ഗുരു പരമ്പരയെ സ്മരിച്ചു. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 14 ശ്ലോകം 26. മം ച യോവ്യഭിചാരേണ ഭക്തിയോഗേന സേവതെ സഗുണാൻ സമദേതീതാൻ ബ്രഹ്മം ഭൂയായ കൽപ്പതെ. ഉദാസീന ഉദിത്യാദി ഗുണാതീത സൗച്യതേ ഇത്യേതം ദന്തം ഉക്തം യാവത് യത്നസാധ്യം താവത് സന്യാസിനം അനുഷ്ഠേയം ഗുണാതീതത്വ സാധനം മുമുക്ഷോഃ. ഉദാസീനവതം തുടങ്ങി ഗുണാതീത സൗച്യതെ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇത്യേത ദന്തമുക്തം യത്നസാധ്യം, ഇതെല്ലാം യത്നസാധ്യമാണ്. എന്നുവെച്ചാൽ സാധകന്മാർക്ക് അവരുടെ പരിശ്രമങ്ങളിലൂടെ സിദ്ധിക്കാവുന്ന കാര്യമാണ്. അത് സന്യാസിനോ മുമുക്ഷോഹോ അനുഷ്ഠേയം, മുമുക്ഷുവായിട്ടുള്ള സന്യാസി ഇത് അനുഷ്ഠിക്കേണ്ടതാണ്. ഗുണാതീതത്വ സാധനം എന്ന് വിശദീകരിച്ചാണ്. ഇത് ഗുണാതീതത്വത്തിന്റെ സാധനമാണ്, ഗുണാതീതന്റെ ലക്ഷണവുമാണ്, അതേസമയം ഗുണാതീത അവസ്ഥയെ പ്രാപിക്കുന്നതിനുള്ള സാധനമാണ്. സ്ത്രീഭൂതം തു സ്വസംവേദ്യം, ഈ അനുഷ്ഠാനം തന്നെ, ഇതുവരെ പറഞ്ഞ അനുഷ്ഠാനം ഒരു സാധകൻ അനുഷ്ഠിക്കുമ്പോൾ അത് സ്ത്രീഭൂതമായി തീരുമ്പോൾ, എന്നുവെച്ചാൽ അത് അയാളിന് സഹജമായി തീരുമ്പോൾ, സാധനാരൂപത്തിലിരിക്കുമ്പോൾ അത് സംവേദ്യമാകുന്നില്ല. ഒന്ന് സാധനാരൂപത്തിലിരിക്കുക, സാധനാരൂപത്തിലിരിക്കുമ്പോൾ അത് മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് കൽപ്പിച്ച് ഇതെല്ലാം തന്നെ ഉണ്ടെന്ന് ഭാവിക്കുന്നു എന്ന് പറഞ്ഞ മാനാപമാനയോസ്തുല്യ പിന്നെ മിത്രാരിപക്ഷം, ഈ ഭാവങ്ങളെല്ലാം കൽപ്പന ചെയ്യുന്നു, ഭാവന ചെയ്യുന്നു, തന്നിലുണ്ടെന്ന് ചിന്തിക്കുന്നു, മനസ്സുകൊണ്ട് തന്നെ ദൃഢപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനടുത്ത പടിയായിട്ട് അത് സ്ത്രീഭൂതമായി തീരും. തന്റെ ഭാവന തന്റെ തന്നെ ഭാവമായി തീരും. അപ്പോൾ സ്വസംവേദ്യം, സ്വയം അനുഭവപ്പെടുന്നു. അതടുത്ത പടിയായിട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിൽ പല തലങ്ങളുണ്ട് ഇതിന്. അതുകൊണ്ട് ഈ പറയുന്ന 25 വരെയുള്ള ശ്ലോകങ്ങളെ, പ്രത്യേകിച്ച് ഗുണാതീതന്റെ ലക്ഷണത്തെ ചില വ്യാഖ്യാതാക്കൾ വാസിഷ്ഠത്തിനും മറ്റും പറയുന്ന സപ്തഭൂമിക ആയിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നീലഖണ്ഡാചാര്യർ അതുപോലെയുള്ള വ്യാഖ്യാതാക്കൾ സപ്തഭൂമികളെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ശുഭേച്ഛ, ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ശുഭവാസനകൾ വളർത്തിയെടുക്കുക, മോക്ഷത്തിൽ ആഗ്രഹം ഉണ്ടാവുക, മോക്ഷത്തിന് പ്രവർത്തിക്കുന്നതിന് ഉത്സാഹം താല്പര്യം ഇതൊക്കെ ഉണ്ടാവുക, മറ്റ് ലൗകിക വ്യാപാരങ്ങളോട് പ്രാപഞ്ചിക പ്രവൃത്തികളോടെല്ലാം വിരക്തി ഉണ്ടാകുക, മോക്ഷമാർഗത്തിൽ ഒരു സ്ഥിരത വരിക, അതാണ് ശുഭേച്ഛ. അവിടെ മുതലാണ് ഈ ഗുണാതീത ലക്ഷണം പറയുന്നതെന്നാണ്. എന്നുവെച്ചാൽ ഗുണാതീത ലക്ഷണത്തെ സാധകന് ഒരു സാധനയായി വരുമ്പോൾ അവിടെ മുതൽ തുടങ്ങുന്നു എന്നാണ്. പിന്നെ വിചാരണ രണ്ടാമത്തെ, മനസ്സിന് അവന്റെ കർമ്മങ്ങൾക്ക് ഒരു പാകത വരുമ്പോൾ, മനസ്സിന് പാകത വരിക എന്ന് വെച്ചാൽ മനസ്സിന് രാഗാദി ദോഷങ്ങളെല്ലാം ദുർബലമാകുക, അതേസമയം മനസ്സിന്റെ ഏകാഗ്രതയും മറ്റും സ്ഥിരപ്പെടുക, അന്ധകരണത്തിന് സാത്വിക വൃദ്ധി ഉണ്ടാകുക. നമ്മൾ സാധന ചേഷ്ടയ സമ്പത്തി എന്ന് മറ്റൊന്നും ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തു. ആ ഒരവസ്ഥയിലെത്തുമ്പോൾ വിചാരണ അവന് മനസ്സിന്റെ വിക്ഷേപങ്ങളൊക്കെ ഒന്ന് കുറയുമ്പോൾ അന്ധകരണത്തിന്റെ മൂഢത ഒന്ന് മാറുമ്പോൾ അവന് വിചാരണ ശ്രവണം മനനം നിധ്യാസനങ്ങൾ അതിലവന് താല്പര്യം കൂടുന്നു, അതിലവന് സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നു. അതിൽ ഉറപ്പുവരുമ്പോൾ തനുമാനസ് എന്ന് പറയുന്ന അവസ്ഥ വരുന്നു. മനസ്സേകാഗ്രമായി, ഇത് യോഗ വേദാന്തങ്ങളുടെ സമന്വയമാണ്. ശ്രവണാദി അഭ്യാസങ്ങളും അതോടൊപ്പം തന്നെ യോഗ സാധനങ്ങളും അനുഷ്ഠിക്കുമ്പോൾ അതിന് യോഗ അദ്വൈത സാധന സമന്വയം എന്ന് പറയും. ഒരേസമയം രണ്ട് ശീലിക്കുന്നു. അപ്പോൾ തനും മാനസ എന്ന് പറയുന്നു, മനസ്സ് സമാധിയിലേക്ക് പോകുന്ന അവസ്ഥ. തൃതീയ ഭൂമിക എന്ന് പറയും. സത്വാപത്തി അസംസക്തി പദാർത്ഥഭാവന തിരിയുക, അങ്ങനെ ഓരോ പടിയിലും ഇവിടെ കടന്നു പോകുന്നു. സത്വാപത്തിയിൽ അവിടെ ജ്ഞാനപ്രാപ്തി ഉണ്ടാകും. അസംസക്തി പദാർത്ഥഭാവന തിരിയുക, അത് മൂന്നെണ്ണം ജ്ഞാനപ്രാപ്തിക്ക് ശേഷമുള്ള അവസ്ഥകൾ. സത്വം എന്ന് വെച്ചാൽ ജ്ഞാനം, സത്വാപത്തി എന്ന് വെച്ചാൽ ജ്ഞാനപ്രാപ്തി. ഇതെല്ലാം വാസിഷ്ഠത്തിൽ വസിഷ്ഠൻ രാമന് വിശദീകരിച്ചു കൊടുക്കുന്ന വേദാന്ത വിചാരം കൊണ്ട് ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നു. യോഗാഭ്യാസം കൊണ്ട് അന്ധകരണം നിരുദ്ധമാകുകയും ചെയ്യുന്നു. രണ്ട് സംഭവിക്കുമ്പോൾ എന്തുവരുന്നു? അസംസക്തി എന്ന് പറയുന്ന അവസ്ഥയിലെത്തിച്ചേരുന്നു. പ്രപഞ്ചബോധം തന്നെ കുറഞ്ഞു വരുന്ന അവസ്ഥ. ആ ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നവരെ വിരളമായിട്ടേ കാണാൻ പറ്റും. പിന്നെ ലോകസംഗ്രഹ പ്രവർത്തനങ്ങളൊന്നുമില്ല. സത്വാപത്തിയിലാണ് ലോകസംഗ്രഹ പ്രവർത്തനങ്ങളും കാണുന്നത്. അസംസക്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലോകം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതിന് സമമാണ്. അതുകൊണ്ട് പിന്നെ ലോകക്ഷേമവും പ്രവർത്തനങ്ങളും ഒന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേകത വരുന്നത് യോഗാഭ്യാസത്തിന്റെ ഫലമായി മനസ്സ് നിരോധാവസ്ഥയെ കൂടെ പ്രാപിക്കുന്നതുകൊണ്ടാണ്. ജ്ഞാനപ്രാപ്തിയോടൊപ്പം പദാർത്ഥാഭാവം, പദാർത്ഥബോധം, സ്വയം ഉണ്ടാകുന്നില്ല, ബാഹ്യമായ നിമിത്തങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്നു. സ്വയം പ്രപഞ്ച വിസ്മൃതമായ നിലയിൽ തന്നെ ഇരിക്കും. തിരിയുക എന്ന് പറയുന്നത് ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ ശരീരം, സ്ഥൂല ശരീരം നിലനിൽക്കുന്നില്ല, സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. ശരീരം നിലനിൽക്കുന്നതിന്റെ നിമിത്തമായ പ്രാരബ്ധം കൂടി നശിച്ചു പോകുന്നു. സ്ഥൂല ശരീരമെല്ലാം നശിക്കുന്നു. തിരിയുക. അപ്പോ കഴിഞ്ഞ പദ്യത്തിന്റെ അവസാനം പറഞ്ഞു സർവാരംഭ പരിത്യാഗി ഗുണാതീത എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിച്ചത്. ആ തിരിയുക എന്ന് പറയുന്ന അവസ്ഥയാണ് അത് കാണിക്കുന്ന ഒന്നാണ്. ആ രീതിയിലും അതിനെ മനസ്സിലാക്കാം. കാരണം മുക്തിയെ പ്രാപിച്ചവര്, ഗുരുക്കന്മാര്, ജ്ഞാനികൾ പലതരത്തിലും കാണപ്പെടുന്നു. ഇന്നതാണ് ആ ആളിന്റെ ലക്ഷണമെന്ന് പറയാൻ പറ്റത്തില്ല. കർമ്മത്യാഗം തന്നെ രണ്ടു തരത്തില്. ഒന്ന് സാധാരണഗതിയിൽ ചർച്ച ചെയ്യുന്നു, കുർവൻ നബി നലിപ്പിയതേ അത്വാപി സൈമാൻ ലോകാൻ നായം ഹന്തിന ഹന്യതേ, ചെയ്താലും ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥ. അവിടെ പ്രപഞ്ചബോധത്തോടുകൂടി ലോകക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാം, കർമ്മങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും പ്രാരബ്ധമനുസരിച്ച്. ആന്തരികമായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള അകർത്തൃത്വഭാവം അതാണ് ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. പക്ഷെ ദൃഷ്ടാന്തങ്ങൾ ഇതല്ലാതെയുമുണ്ട്. എന്താണ്? പ്രപഞ്ചം തന്നെ വിസ്മരിച്ചതുപോലെയുള്ള അവസ്ഥയിലിരിക്കുന്നവർ. അപ്പൊ സർവാരംഭ പരിത്യാഗം എന്ന് പറയുമ്പോൾ അവിടെ ചെയ്തിട്ട് ചെയ്യാതിരിക്കുകയല്ല, കർമ്മങ്ങളെയില്ല. വാക് മനക്കായ വ്യാപാരങ്ങളൊന്നുമില്ല. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയും സർവകർമ്മ പരിത്യാഗമുണ്ട്. കർമ്മങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ പറയുന്നു സർവകർമ്മ പരിത്യാഗമെന്ന്, സർവകർമ്മ സന്യാസം എന്ന് പറയുന്നു. അതങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു പോകുന്നു. അത് സർവാരംഭ പരിത്യാഗമാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ബാഹ്യമായി മൃതൻ എന്ന് തോന്നിക്കുന്ന പോലെയുള്ള അവസ്ഥ, ആ അവസ്ഥയിൽ ശരീരം നിലനിൽക്കുന്നില്ല ദീർഘകാലം. നിശ്ചിതമായ കാലത്തെ ശരീരം നിലനിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ കർമ്മം നടക്കും, കർമ്മം നടന്നു കഴിഞ്ഞാൽ ശരീരം നിലനിൽക്കും. പക്ഷെ തിര്യക എന്ന് പറയുന്ന ഭൂമികയെ പ്രവേശിക്കുന്ന യോഗി കർമ്മങ്ങളിൽ നിന്നും പൂർണ്ണമായും ബാഹ്യമായും ആന്തരികമായും മുമ്പ് തന്നെ സത്വാപത്തി എന്ന് പറയുന്ന ഭൂമികയിൽ വെച്ച് തന്നെ ആന്തരികമായി കർമ്മങ്ങളിൽ നിന്നുള്ള മോചനം നേടും. ബാഹ്യമായി കർമ്മം ചെയ്താലും ബാധിക്കുന്നില്ല. ബ്രഹ്മജ്ഞാനി ബ്രഹ്മവിത്ത് എന്നെല്ലാം പറയുന്ന അവസ്ഥയിൽ, തിരിയുക എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയാൽ അത് കഴിഞ്ഞു വരുന്ന ഓരോ അവസ്ഥയിൽ അസംസക്തി പദാർത്ഥ അഭാവനി തിരിയുക തുടങ്ങിയ അവസ്ഥകളിലൊന്നും, ഈ അവസ്ഥകളിലെല്ലാം കർമ്മങ്ങൾ ക്രമമായി വിട്ടുപോകുന്നു. അവസാനം പൂർണ്ണമായും കർമാഭാവം വരുന്നു. അപ്പോൾ ബാഹ്യമായ കർമ്മത്യാഗം എന്ന് പറയുന്നതും സംഭവിക്കുന്നു മുക്തന്മാർ. പക്ഷെ അതെല്ലാവരിലും സംഭവിക്കണമെന്നില്ല. മിക്കവാറും പേർ ഈ ബ്രഹ്മവിത്ത് എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ കഴിഞ്ഞ ശരീര നാശത്തോടുകൂടി മുക്തിയെ പ്രാപിക്കുന്നവരാണ്. യോഗത്തിന്റെ സഹായത്തോടുകൂടി അടുത്ത നിലകളിലേക്ക് കടന്നുപോകുന്നു ചില, അടുത്ത ഭൂമികളിലേക്ക്. ശരിക്കും അവർ മാത്രമേ ജീവൻ മുക്തന്മാരാകുന്നുള്ളൂ, ജീവിച്ചിരിക്കുമ്പോൾ മുക്തന്മാരാകുന്നുള്ളൂ. ജീവൻ മുക്തിയുടെ മേന്മ അവർക്ക് മാത്രമേ അവകാശപ്പെടാൻ പറ്റൂ. ഈ ബ്രഹ്മവിത്ത് എന്ന് പറയുന്ന പദവി കടന്നു പോകുന്നവര് എന്നൊക്കെയാണ് വാസിഷ്ഠത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർക്കും എന്ത് വരുന്നു? പ്രാരബ്ധ ദുഃഖങ്ങൾ പ്രതിബന്ധങ്ങൾ എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരുന്നു ജ്ഞാനികളായിട്ട് കൂടി. അജ്ഞനെപ്പോലെയല്ല, എന്നാൽ അതിന് ബാഹ്യമായി അജ്ഞന്മാർ അനുഭവിക്കുന്നത് പോലെ തോന്നും. ആ രീതിയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുന്നു. ലോകസംഗ്രഹ അവർക്ക് പിന്നീട് ജന്മമില്ലെങ്കിലും ലോകസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ബാഹ്യമായി തന്നെ സുഖദുഃഖാനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നു. മുഖ്യമായിട്ടും ഗുണാതീതൻ സ്ഥിതപ്രജ്ഞൻ എന്നെല്ലാം പറയുമ്പോൾ അവരെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനുപരിയായി ഇങ്ങനെയുള്ള അവസ്ഥകളെക്കുറിച്ചും മറ്റു ഭാഗങ്ങളിൽ വ്യക്തമായി പറയുന്നു, അതുപോലെ ഇവിടെ വ്യക്തമായി പറയുന്നില്ല. പക്ഷെ സർവാരംഭ പരിത്യാഗി എന്ന് പറയുന്ന പദം ആ തരത്തിലല്ലാതെ യോജിക്കാൻ പറ്റത്തില്ല. സർവാരംഭ പരിത്യാഗം എന്നുവെച്ചാൽ സമ്പൂർണമായി സർവകർമ്മങ്ങളുടെയും ത്യാഗമെന്നാണ്. ആ ത്യാഗം സാധ്യമാവണമെങ്കിൽ ഒരു തരത്തിലുള്ള കർമ്മങ്ങളും ആ ജ്ഞാനിയിൽ സംഭവിക്കാതിരിക്കും. ബാഹ്യമായി സംഭവിക്കുകയും ആന്തരികമായി സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയും കടന്നു പോകണം. ബാഹ്യമായും ഇല്ലാതാകണം. അങ്ങനെ ഇല്ലാതാകുന്ന അവസ്ഥയെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ലെങ്കിലും വാസിഷ്ഠം പോലെയുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അതനുസരിച്ച് ഇവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ദൃഷ്ടാന്തങ്ങൾ ഉദാഹരണങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അത് ഏതവസ്ഥയിലായാലും ശരി, ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ സാധനയ്ക്ക് വേണ്ടി പറയുന്നത് ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന അതിൻ്റെ ഒരു സ്ഥിരത വരുമ്പോൾ ഒരു സ്ഥായി ഭാവം വരുമ്പോൾ സ്വസംവേദ്യം, അവനിത് അനുഭവപ്പെടാൻ തുടങ്ങും. ബ്രഹ്മവിദ് മുതൽ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനി മുതലുള്ള അവസ്ഥകളിൽ ഇത് സ്വയം അനുഭവപ്പെടുന്നു. സ്വസംവേദ്യം സദ് ഗുണാതീതസ്യതെ ലക്ഷണം ഭവതി. അതാണ് ഗുണാതീതനായിരിക്കുന്ന യതിയുടെ ലക്ഷണം. അതാണ് സ്വയം അനുഭവപ്പെടുക എന്ന് പറയുന്നത്. മറ്റുള്ളവർ തിരിച്ചറിയുക, ബഹുമാനിക്കുക എന്നുള്ളതല്ല. അത് ഇതൊന്നും ഇല്ലാതെ ഒരാളെ കുറിച്ച് അങ്ങനെ തിരിച്ചറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അജ്ഞന്മാരാണ്. അജ്ഞന്മാരിൽ ഭ്രമം കൊണ്ട് സംഭവിക്കാം. ഒരാളെ തിരിച്ചറിയുന്നു, പൂജിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ശരിയായി കൊള്ളണമെന്നൊന്നുമില്ല. എന്തുകൊണ്ട്? ജ്ഞാനിയല്ല, തിരിച്ചറിയുന്നു, അജ്ഞനാണ്. ഗുണാതീതനെന്ന് കരുതുന്നവര് ഒരു അജ്ഞൻ കരുതുന്നു. അജ്ഞന്റെ അനുഭവം എന്ന് പറയുന്നത് ശരിയായി കൊള്ളണമെന്നില്ല, ഭ്രമമാകാം. അതുകൊണ്ട് സ്വസംവേദ്യം ഏതൊരു ലക്ഷണം എന്ന് പറയുമ്പോൾ എന്താണോ, ഇത് സ്വസംവേദ്യമായി തീരുമ്പോൾ അത് യതിയുടെ ലക്ഷണമായി തീരുന്നു. എന്നുവെച്ചാൽ അവനവനത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇന്നതാണ്. അല്ലാതെ അജ്ഞന്റെ അംഗീകാരം കൊണ്ടല്ല ഒരാൾ ഗുണാതീതനായിത്തീരുന്നു. അജ്ഞൻ ഒരിക്കലും ഇത് സ്വസംവേദ്യമായിരിക്കുന്ന കാര്യം ഒരിക്കലും മനസ്സിലാക്കാനേ പറ്റത്തില്ല. അവൾ പ്രത്യേകം എടുത്ത് കൂടെ പറയുകയാണ്, സ്വസംവേദ്യമായി തീരും. ഗുണാതീതന് സ്വയം അറിയാൻ കഴിയുന്നു താൻ ഈ ബന്ധനത്തിൽ നിന്നും മോചിതനായി. അത് കേവലം തനിക്ക് മാത്രം അറിയാവുന്നതാണ്. എന്റെ ഗുരു മുക്തനാണെന്ന് ഞാൻ പറയും, അതെന്റെ വിശ്വാസം. മുക്തി അറിയുന്ന അനുഭവിക്കുന്ന ആളെ ഞാനല്ല, എന്റെ ഗുരുവാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം മാത്രമേ അത് അനുഭവമാവുന്നുള്ളൂ, എന്നെ സംബന്ധിച്ച് കേവലം കൽപ്പന മാത്രം. അതുകൊണ്ട് പ്രത്യേകം പറയുന്നു സ്വസംവേദ്യം. സ്വസംവേദ്യ സ്വ അനുഭൂതി ആയി തീരുമ്പോൾ അത് ആ ഗുണാതീതന്റെ ലക്ഷണമായി തീരുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അധുന കഥം ച ത്രിഗുണാൻ അധിവർത്തത ഇത്യസ്യ പ്രശ്നസ്യ പ്രതിവചനമാഹ. എങ്ങനെ ഈ മൂന്ന് ഗുണങ്ങളെ അധിവർത്തിക്കാം? അധിവർത്തിക്കുന്നതിന് ഉപായങ്ങളെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. അതിനോടൊപ്പം വേണ്ട ഒരു ഉപായം, അല്ലെങ്കിൽ ഇതുവരെ പറയാത്ത ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക്, തൊട്ടു മുമ്പിൽ ചർച്ച ചെയ്യാത്ത എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അതായത് ഗുണാതീതത്വ സാധന, അതൊന്നുകൂടി പറയുകയാണ്. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതെല്ലാം എന്താണോ, ആ ഗുണവിവേചനത്തിലൂടെ ആത്മ അനാത്മവിവേചനത്തിലൂടെ എങ്ങനെ ഗുണാതീതത്വം പ്രാപിക്കുകയെന്നുള്ള പറഞ്ഞു. അടുത്ത് മറ്റൊരു സാധനം കൂടി പറയുന്നു. അത് കൂടാതെ മാം ചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമദീതീതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. മാം ചൈശ്വരം നാരായണം സർവഭൂതഹൃദയാശ്രിതം യോവേത്തി യോയതിഹ കർമ്മീവ അവ്യഭിചാരേണ ന കദാചിത് യോ വ്യഭിചരതി ഭക്തിയോഗേന ഭജനം ഭക്തി സേവയോഗത്തേന ഭക്തിയോഗേന സേവതേ. മാം ചൈശ്വരം നാരായണം സർവഭൂതഹൃദയാശ്രിതം, എന്നെ പറയുന്നു സർവപ്രാണികളുടെയും ഹൃദയാശ്രിതനായിരിക്കുന്ന എന്നെ, യോ യതി ഹി കർമ്മീവ, ഒന്നിനി യതിയാകാം എന്ന് പറഞ്ഞാൽ ഒരു സാധന എന്നുള്ള നിലയ്ക്ക് കാമ്യകർമ്മങ്ങളെല്ലാം ത്യജിച്ച് ഗൃഹസ്ഥാശ്രമത്തെയും ത്യജിച്ചവൻ, അവനാണ് യതി. അല്ലെങ്കിൽ കർമ്മീവ, ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്നു, കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് കൂട്ടരായാലും ശരി, അമ്പ്യഭിചാരേണ ന കഥാചിത് യോ വ്യഭിചരതി, ഒരിക്കലും മാറാത്ത നിരന്തരമായ ഭക്തിയോഗേന സേവതി, ഭക്തിയോഗത്തിലൂടെ എന്നെ സേവിക്കുന്നത്. ആ ഭക്തിയോഗവും നേരത്തെ വിവേകത്തെ കുറിച്ച് പറഞ്ഞു. ആ വിവേകത്തെ പോലെ തന്നെ ആരാണോ ഭക്തിയോഗത്തിലൂടെ എന്നെ സേവിക്കുന്നത്, ഭജനം ഭക്തി, ഈശ്വര ഭജനം, അതാണ് ഇവിടെ ഭക്തി എന്ന് പറയുന്നത്. ഈശ്വര ഭജനത്തിലൂടെ ആരാണോ സേവിക്കുന്നത്, ശൈവയോഗ, അതും ഇവിടെ യോഗമാണ്. ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായം എന്നുള്ളതെനിക്ക് അത് യോഗമാണ്. തേന ഭക്തിയോഗേന സേവത്തെ, ഈശ്വര ഭജന രൂപത്തിൽ ആരാണോ എന്നെ സേവിക്കുന്നത്, സ ഗുണാൻ സമുദീത്യ ഏതാൻ ഏതോക്താൻ, അവനും ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം അതിക്രമിച്ച്, മുമ്പ് പറഞ്ഞ വിവേകത്തിന്റെ മാർഗവും ഭക്തിയോഗത്തിന്റെ മാർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈശ്വരനെ ഭജിക്കുന്നവനും വിവേക വൈരാഗ്യാദികൾ ആ ഭജനത്തിലൂടെ ലഭിക്കുന്നു. മുമ്പ് പറഞ്ഞ ഇടത്ത് എന്താണോ ഗുരു ഉപദേശ രീതിയിൽ ആത്മവിചാരം ചെയ്ത് ഗുണാതീത അവസ്ഥയെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. അവിടെ പ്രാധാന്യം വിചാരത്തിനാണ്, തത്വവിചാരത്തിന്. ഇവിടെ പ്രാധാന്യം ഈശ്വര ഭജനത്തിന്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം. അതായത് ഈശ്വരൻ ഗുണാതീതനായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഈശ്വരന്റെ സ്വരൂപം നിർവികൽപകമാണ്. നിർവികൽപകമായിരിക്കുന്ന ഈശ്വരഭാവത്തെ ആർക്കും ഭജിക്കാൻ കഴിയത്തില്ല. ഭജിക്കണമെങ്കിൽ മനസ്സിന് അവലംബം വേണം, ആശ്രയം വേണം, മനസ്സിന് വിഷയമാകണം. അപ്പം മനസ്സിന് വിഷയമാകുന്ന ഈശ്വരനെ ഭജിക്കുന്നു. മുമ്പെന്താണോ മനസ്സിന് വിഷയമല്ലാത്ത ഈശ്വര തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ചിന്തിക്കുമ്പോൾ തന്നെ അവൻ ധരിക്കുന്നു എന്താണ്, ഈശ്വര തത്വം മനനാതീതമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവനെ മനനം ചെയ്യുന്നു. ആണ് തത്വചിന്തയുടെ പ്രത്യേകത. തത്വചിന്തയിൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നു എന്താണ്, ഈശ്വരൻ നിർഗുണനാണ്, നിർവികൽപകനാണ്. എന്നിട്ട് പിന്നെ അവിടെ ആവശ്യപ്പെടുന്നു എന്താണ്, ആ നിർവികൽപകനായിരിക്കുന്ന ഈശ്വരന് ഈശ്വര തത്വത്തെ ആത്മരൂപത്തിൽ കണ്ടുകൊണ്ട് ത്രിഗുണങ്ങളിൽ നിന്നെല്ലാം തന്നെ വേർതിരിച്ച് ബോധിച്ച് ആത്മതത്വത്തിൽ മനസ്സിലുറപ്പിക്കാൻ പറയുന്നു. ഭക്തിയോഗത്തിലാണെങ്കിലോ ഈശ്വരന്റെ സവികൽപകമായ ഭാവം, എന്നുവെച്ചാൽ മനസ്സിന് വിഷയമാവുന്ന ഭാവം. ഭക്തനെ സംബന്ധിച്ച് ഈശ്വരൻ മനസ്സിന് വിഷയമാണ്. തത്വവിചാരം ചെയ്യുന്നവനെ പോലെ അത് നിർവികൽപകമല്ല, സവികൽപകമാണ്. ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയും എന്താണ് ഈശ്വരൻ സവികൽപകമായ ഭാവത്തിൽ വരുമ്പോൾ ഈശ്വരൻ മനസ്സിന് വിഷയമാണ്. മനസ്സിന് ഈശ്വരൻ വിഷയമായതിനെ ഭജിക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ എന്തിനു ഭജിക്കും? അതിനെ സ്തുതിക്കണം, പ്രാർത്ഥിക്കണം, അർത്ഥിക്കണം, അതിനൊക്കെ സവികൽപ്പനായ ഒരു ഈശ്വരനെ പറ്റും. അപ്പൊ ഈ രണ്ട് ഭാവങ്ങളെയും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ചിലപ്പോൾ ആ സവികൽപകനായിരിക്കുന്ന ഈശ്വരൻ, ചിലപ്പോൾ അന്നേരം വികൽപകനായിരിക്കുന്ന ഈശ്വരൻ. അപ്പോൾ മനസ്സിന് വിഷയമായിരിക്കുന്ന ഈശ്വരനെ, അപ്പോൾ ഈശ്വരൻ മനസ്സിന് വിഷയമായി കഴിഞ്ഞാൽ പിന്നെ ഭജന എളുപ്പമാണ്, കാരണം ഈശ്വരനെ അറിയുന്നു. കാരണം ഈശ്വരനെ ഭജിക്കുന്നവൻ ഈശ്വരനെ അറിഞ്ഞുകൊണ്ടാണ് ഭജിക്കുന്നു. ഈശ്വരനെ എങ്ങനെ അറിയുന്നു? ഈശ്വരന്റെ അനന്ത ഗുണങ്ങളിലൂടെ അറിയുന്നു. ഈശ്വരൻ ആനന്ദ സ്വരൂപനായി ഈശ്വരനെ ഭജിക്കുമ്പോൾ ആനന്ദരൂപനായി ഈശ്വരനെ അറിയുന്നു. ഈശ്വരൻ കാരുണ്യവാനായി ഈശ്വരനെ ഭജിക്കുമ്പോൾ കാരുണ്യവാനായി ഈശ്വരനെ അറിയുന്നു. ഇപ്പൊ മനസ്സിന് വിഷയമാക്കി ഈശ്വരനെ ഭജിക്കുന്നു, അതാണ് ഭക്തി. അപ്പോൾ ഭക്തനെ സംബന്ധിച്ച് ഭജിക്കുമ്പോൾ തന്നെ ഈശ്വരൻ അനുഭവവേദ്യമാണ്. നേരത്തെ പറഞ്ഞു എന്താണോ, അവ്യക്ത ആസക്ത ചേതസ്, നിർഗുണനായിരിക്കുന്ന അല്ലെങ്കിൽ നിർവികൽപകനായിരിക്കുന്ന ഈശ്വരനെ വിചാരം ചെയ്യുക എന്ന് പറയുന്നത്, അവ്യക്ത രൂപത്തിലുള്ള ഈശ്വരനെ വിചാരം ചെയ്യുക എന്ന് പറയുന്നത് ക്ലേശമാണ്. ആ ക്ലേശം ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒഴിവായി കിട്ടുന്നു. അതുകൊണ്ട് അധികാരി ഭേദം എന്ന് പറയുന്നത് അവിടെ മുഖ്യമാണ്. പക്ഷെ അധികാരി ഭേദമനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഭക്തി സാധന വിചാരമാർഗത്തെക്കാൾ അനായാസമാണ്. കാരണം മനസ്സിന് വിഷയമാകാത്ത ഒന്നിനെ ചിന്തിക്കുക, അത് മനസ്സിന് വിഷയമാകുന്നതല്ല, മനനാതീതമാണെന്ന് ധരിച്ചുകൊണ്ടിരുന്ന മനനം ചെയ്യുക, അതിന് ക്ലേശമുണ്ട്. ക്ലേശവും അധികതര സ്തേഷ എന്ന് നേരത്തെ പറഞ്ഞ അതാണ്. ഇവിടെ മനസ്സിന് വിഷയമാണെന്ന് ധരിച്ചുകൊണ്ടിരുന്ന മനസ്സിന് വിഷയമായിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഈശ്വര സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഒരുവൻ എന്ത് ചെയ്യുന്നു, ഈശ്വരനെ ഭജിക്കുന്നു. അപ്പൊ അപ്രാപ്യനായ ഈശ്വരനല്ല, പ്രാപ്യനായിരിക്കുന്ന ഈശ്വരനെയാണ് ഭജിക്കുന്നത്. അങ്ങനെ ഭജിക്കുമ്പോൾ ആ ഭജിക്കുന്നവന് ഈശ്വരന്റെ സാന്നിധ്യത്തെ അനുഭവപ്പെടും. മനസ്സിനും ബുദ്ധിക്കും അല്ലാതെ വിഷയമായി തീരും. അതാണ് ഇവിടെ പറയുന്ന ഭക്തിയോഗത്തിന്റെ സവിശേഷത. ഈശ്വരന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് ഭജിക്കുമ്പോൾ ഈശ്വരനിൽ നിന്ന് തന്നെ ആ ഭക്തന് അനുഭവങ്ങളുണ്ടാകുന്നു. അങ്ങനെ ഈശ്വരനെ സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ, ആ അനുഭവമാണ് അവൻ്റെ ഉള്ളിൽ വിവേകമായി പ്രകാശിക്കുന്നത്. അത് ഈശ്വരന്റെ അനുഗ്രഹരൂപത്തിൽ വരുന്ന അനുഭവങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി തീരുന്നു. ഈശ്വരനെ തന്നെ പരമമായി അവലംബിക്കുക, ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ വിവേകം ഉള്ളിലുണ്ടാകുക, അവിടെ ഈശ്വരനെ ഭജിക്കുന്നതും വിവേകത്തിന് വേണ്ടിയിട്ടാണ്. ആ ഭക്തനിലും ജ്ഞാന വൈരാഗ്യാദികളെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് പ്രകാശിക്കുന്നു. ആ ഭജനവും നേരിട്ട് മോക്ഷത്തിന് ഉപകരിക്കുന്നു. ഇപ്പോൾ അദ്വൈതത്തിൻ്റെ രീതി അനുസരിച്ച് ഭക്തിയെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഭക്തിയുടെ മാർഗത്തിലൂടെ പോയി ജ്ഞാനത്തെ പ്രാപിച്ച് മോക്ഷം അങ്ങനെ പറയും. ഭക്തിശാസ്ത്രം അനുസരിച്ചാണെങ്കിലോ ഭക്തിയുടെ മാർഗത്തിൽ തന്നെ പോകുന്നു. ആ ഭക്തിയുടെ പാരമ്യതയിൽ അത് തന്നെ ജ്ഞാനം, ഭക്തിയും ഞാനും അവിടെ രണ്ടാകുന്നുണ്ട്, മോക്ഷത്തെ പ്രവഹിക്കുന്നു. ഭക്തൻ സദാ ഈശ്വര സാമീപ്യത്തെ അനുഭവിച്ചുകൊണ്ട് ആ ഭജനത്തിലൂടെ പോയി മോക്ഷത്തെ നേടുന്നു. ഭക്തിയിലൂടെ ഈശ്വരനെ സേവിച്ചുകൊണ്ട്, അതാണ് ഇവിടെ പറഞ്ഞത് സേവതേ, ഈശ്വരനെ സേവിക്കുന്നത്. പൂജാസ്തുതികളിലൂടെയെല്ലാം ഈശ്വര സേവയാണ് ചെയ്യുന്നത്. അവനും സഗുണാൻ സമതീത്യ, അവനും ഗുണങ്ങളെ പൂർണമായും സം അതീത്യ, എങ്ങനെയാണോ വിവേകി ഇതിനെ അതിജീവിക്കുന്ന അതേ രീതിയിൽ തന്നെ പൂർണമായും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തന് പിന്നീട് പ്രത്യേകിച്ച് ജ്ഞാന സാധനങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഭക്തിയിലൂടെ തന്നെ അതെല്ലാം പ്രാപിക്കുന്നു. ഭക്തിയിലൂടെ കടന്നു പോകുമ്പോൾ ജ്ഞാന സാധനങ്ങളിലൂടെയും കടന്നു പോകുന്നു. അതിനായി പ്രത്യേകിച്ച് ഒരു അനുഷ്ഠാനത്തിന്റെ, ഈശ്വര ഭജനമല്ലാതെ മറ്റൊരു അനുഷ്ഠാനത്തിന്റെ ആവശ്യമില്ല. എല്ലാം അതിൽ തന്നെ, ആ ഭജനത്തിൽ തന്നെ എല്ലാം സംഭവിക്കുന്നു. ആ ഒരു ഭാഗത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ചിലർ പറയുന്നത് എന്താണോ, അവിടെ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല, ബാഹ്യമായ ഒരു ഗുരുവിന്റെ ആവശ്യമില്ല എന്നെല്ലാം ചിലർ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അതെല്ലാം ഈശ്വര അനുഗ്രഹമായി, ഈശ്വര അനുഗ്രഹ രൂപത്തിലെല്ലാം ഈശ്വരൻ നിന്ന് തന്നെ ലഭിക്കുന്നു. ഭിന്നമായൊരു നിമിത്തത്തെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. ശാസ്ത്രങ്ങളെയോ ഗുരുക്കന്മാരെയോ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് അതിനെ പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞത്. ഇതുവരെ ആ വിവേകത്തെക്കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എടുത്തു പറയുന്നത് എന്നാണ്. ഭക്തിയോഗേന മാം യസേവിച്ച, ആരാണോ ഇനി അങ്ങനെ സേവിക്കുന്നത്, ഭക്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് സേവിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ്. എന്നാൽ ചില ചോദിക്കും, അത് മാത്രം മതിയല്ലോ, ഭക്തിയോഗം മാത്രം? അത് സാധകന്മാരിൽ ഭേദം കാണുന്നു. അതിനുള്ള സംസ്കാരം, അതിനുള്ള പരിശുദ്ധി എല്ലാം ഉള്ളവർക്കേ ആ ഭക്തിയോഗത്തെ മാത്രം അവലംബിച്ച് പോകാൻ പറ്റൂ. അതിനുള്ള സംസ്കാരം വാസന ഇല്ലാത്തവർക്ക് ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ തത്വചിന്തയുടെ, വിവേകത്തിന്റെ മാർഗത്തിൽ അതിന് അതിൻ്റെതായ സംസ്കാരം ആവശ്യമുണ്ട്. മുഖ്യമായും അവന്റെ പൂർവ്വ സംസ്കാരങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ടാണ് പല മാർഗങ്ങളെങ്ങനെ, ആത്യന്തികമായി തന്നെ ഒന്നാണെങ്കിലും പല മാർഗങ്ങളെങ്ങനെ വേർതിരിച്ച് കാണിക്കുന്നു. ഈശ്വര ഭജനത്തിലൂടെ ഈശ്വര സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് ഭക്തിയോഗിയും എന്താണ് സമതീത്യ ഏതാൻ ഏതോക്താൻ, ഈ പറഞ്ഞ അവസ്ഥകളെ, ഈ ഗുണങ്ങളെല്ലാം അതിജീവിച്ച് ബ്രഹ്മഭൂയായ ഭവനം ഭൂയ ബ്രഹ്മഭൂയായ ബ്രഹ്മഭവനായ മോക്ഷായ, ബ്രഹ്മഭവനം എന്ന് പറയുന്ന മോക്ഷമാണ്, കൽപ്പതേ സമർത്ഥോ ഭവതി, അവനും മുക്തിക്ക് യോഗ്യനായിത്തീരുന്നു. അപ്പോൾ ഗുണങ്ങളെ അതിജീവിക്കുന്നതിന് തത്വവിവേകം പോലെ തന്നെ ഭക്തിയും പര്യാപ്തമാണ്. എന്നൊരു വികല്പകനായിരിക്കുന്ന ഈശ്വരനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈശ്വര തത്വത്തെക്കുറിച്ചുള്ള വിചാരം പോലെ തന്നെ സവികല്പകനായിരിക്കുന്ന ഈശ്വരനെ വിഷയമാക്കി, മനസ്സുകൊണ്ട് തന്നെ വിഷയമാക്കി, മനസ്സിലൂടെ തന്നെ അതിനെ, ആ ഈശ്വര സാന്നിധ്യത്തെ അറിഞ്ഞ് ഈശ്വരനെ തന്നെ ഭജിച്ച് അവനും മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് ഗുണാതീതത്വ ലക്ഷണം കൂടെ അവസാനിപ്പിക്കുകയാണ്. ബ്രഹ്മഭവനായ ബ്രഹ്മഭൂയായ കൽപ്പതി, സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിന്റെ അവസാനം പറഞ്ഞു, ബ്രഹ്മ നിർവാണം മൃച്ഛതി എന്നവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ബ്രഹ്മ നിർവാണത്തെ പ്രാപിക്കുന്നു. ഇവിടെ പറഞ്ഞു ബ്രഹ്മഭൂയായ കൽപ്പതി, ഗുണാതീതത്വ ലക്ഷണത്തിന്റെ അവസാനം പറഞ്ഞു ബ്രഹ്മ നിർവാണം. അതിനെ തന്നെയാണ് ബ്രഹ്മഭൂയ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെ, ഫലം ഒന്ന് തന്നെ. ഇവിടെയും പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഗുണവിവേചനത്തെക്കുറിച്ച് പറഞ്ഞു. ആ ഗുണവിവേചനത്തിലൂടെ ഒരുവൻ അവന്റെ സംസ്കാരമനുസരിച്ച്, ചിലർക്ക് ഈ ഭക്തിയൊന്നും അങ്ങോട്ട് ബോധിക്കത്തില്ല, കരച്ചിലും പിഴിച്ചിലും ഒന്നും ചിലർക്ക് അവർ വിചാരത്തെയായിരിക്കും കൂടുതൽ അവലംബിക്കുന്നത്. കൂടുതൽ വൈകാരിക ഭാവങ്ങളിൽ ചിലരുടെ മനസ്സ് നിൽക്കത്തില്ല, അവർക്ക് വിചാരമാർഗം തന്നെ ആവശ്യമാണ്. തത്വചിന്തകന്മാരെയും മറ്റും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ചിലർ ഈശ്വരനെ അംഗീകരിക്കുന്നുകൂടിയില്ല, പിന്നെ ഈശ്വരന്റെ സഗുണഭാവത്തെ ആശ്രയിക്കുന്ന പ്രശ്നമേ വരുന്നില്ല. ശൂന്യത്തെ തന്നെ ഉപാസിച്ചുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുന്നവരെ കുറിച്ച് പറയുന്നു, വിജ്ഞാനത്തെ ഉപാസിച്ച് മോക്ഷത്തെ പ്രാപിക്കുന്നവരെ കുറിച്ച് പറയുന്നു. അവർക്ക് ഈ ഭക്തിയുടെ ഭാവങ്ങൾ, വൈകാരികമായ ഭാവങ്ങൾ അതൊന്നും അവർക്ക് ലേശം ഇഷ്ടം വരത്തില്ല. അവർക്ക് വിചാരത്തെ തന്നെ അവലംബിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. എന്നാൽ അങ്ങനെ അല്ലാത്തവരുമുണ്ട്, അവർക്ക് ഈ വിചാരത്തിന്റെ മാർഗത്തിൽ, അതായത് ഈശ്വരനെ ഗുണാതീതനായി കണ്ടുകൊണ്ട്, നിർവികൽപ്പകനായി കണ്ടുകൊണ്ട് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാനേ കഴിയത്തില്ല. അവർക്കെപ്പോഴും ഈശ്വരന്റെ കാരുണ്യത്തെയും ഈശ്വരന്റെ അനുഗ്രഹത്തെയൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. അതിനവർക്ക് ഈശ്വരനെ ഭജിക്കണം. നമ്മുടെ ഏറ്റവും ബാഹ്യമായ പൂജകൾ തുടങ്ങി ആന്തരികമായ മാനസികമായ അർത്ഥനകൾ വരെ അവർക്ക് നിരന്തരം അതിൽ തന്നെ ജീവിക്കണം. അതിന് വിവിധ ഭാവങ്ങളിൽ ഈശ്വരനെ, വൈകാരിക ഭാവങ്ങളിൽ തന്നെ ഈശ്വരനെ കാണണം. അപ്പോൾ അവർ ഏകാന്ത ഭക്തി കൊണ്ട് അവർ ഉപാസിക്കുന്നു. അതാണ് ഈ രണ്ട് ഭാവങ്ങളെയും കാണിച്ചിരിക്കുന്നത്. മറ്റെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഈ ഭാവത്തിലൂടെയും ആകാം എന്ന് പറഞ്ഞിരിക്കുന്നു. അവരും മുക്തിയെ പ്രാപിക്കുന്നു. അതിനാണ് നിർഗുണഭാവം സഗുണഭാവം എന്ന് വേർതിരിക്കുന്നു. ആ സഗുണഭാവത്തിനാണ് ദ്വൈതികളും മറ്റും പ്രാധാന്യം കൊടുക്കുന്നത്, നിർഗുണഭാവത്തിന് അദ്വൈതി പ്രാധാന്യം കൊടുക്കുന്നു. അത് ഈ നിർഗുണവും സഗുണവും തമ്മിൽ എന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ടല്ല, രണ്ടു തരത്തിലുള്ള സംസ്കാരമുള്ള സാധകന്മാരുള്ളത് കൊണ്ടാണ്. സാധനയുടെ തലത്തിലും സാധകന്മാരുടെ തലത്തിലുമാണ് വ്യത്യാസം. ഈശ്വര തത്വത്തിലല്ല, ഈശ്വര തത്വത്തിന്റെ തലത്തിൽ ഒരു വ്യത്യാസമില്ല. ഒരു കൂട്ടർ അതിനെ നിർവികൽപകമായി നിർഗുണമായി കൽപ്പിക്കുന്നു. നിർഗുണമായി നിർവികൽപകമായി കൽപ്പിക്കുമ്പോഴും അത് കൽപ്പനയ്ക്ക് അതീതമാണ് ഈശ്വരതത്വം. മറ്റൊരാളതിനെ സഗുണമായി സവികൽപകമായി അനുഭവിക്കുന്നു, അപ്പോഴും അത് കൽപ്പനയ്ക്ക് അതീതമാണ് പരമാർത്ഥത്തിൽ. പക്ഷെ വൈകാരികമായ ഭാവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സഗുണഭാവത്തിനെ പോകാൻ പറ്റും. അപ്പോൾ അവർക്ക് ഈശ്വരനെ അവരുടെ മനസ്സിനും ബുദ്ധിക്കുക വിഷയമാക്കി തീരും, അല്ലെങ്കിൽ ഈശ്വരനെ ആശ്രയിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവർ പറയുന്നു, യന്ത്രം യന്ത്രി ആശ്രയം ആശ്രയി, ഈ തരത്തിൽ ഈശ്വരനെ അവർ സമീപിക്കുന്നു. അതിനുള്ള ഉപദേശങ്ങളുമുള്ള പല ഭാഗത്തുമുണ്ട്, അതിലൊന്നാണിത്. അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് തരത്തിനെതിനെ വ്യാഖ്യാനിക്കുന്നത്. ആത്യന്തികമായി ഈ രണ്ട് ഭാവങ്ങളിലും വ്യത്യാസമൊന്നുമില്ല, രണ്ടും ബ്രഹ്മഭവനത്തിന് ബ്രഹ്മനിർവ്വാണത്തിന് അധികാരികളെ യോഗ്യരാക്കി തീർക്കുന്നു. സമർത്ഥോഭവതി യോഗ്യരാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇഹ ഏതൊരുവനാണോ മാം എന്നെ അവ്യഭിചാരേണ ഭക്തിയോഗേന ഏകാന്ത ഭക്തി കൊണ്ട് ശിവത്തെ ഉപാസിക്കുന്നത്, സഹവൻ ഏതാൻ ഗുണാൻ സമതീത്യ, ഈ ഗുണങ്ങളെല്ലാം അതിലംഘിച്ച് ബ്രഹ്മഭൂയായ കൽപ്പത്തെ മോക്ഷത്തിന് യോഗ്യനായിത്തീരുന്നു. മാം ച യോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതെ സഗുണാൻ സമതീത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതെ. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാമ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച കുത ഏതൻ ഇത്യുച്യതെ. ഇവിടെ ഉപദേശിക്കുന്ന ആള് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മപ്രാപ്തിയെ കുറിച്ച് പറയും. അപ്പൊ ബ്രഹ്മപ്രാപ്തിയെ കുറിച്ച് പറയുമ്പോൾ ഈ ബ്രഹ്മം രണ്ടു തരത്തിലും പറഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞു അത് സമികൽപ്പകനാണ്, ആ ജീവന്റെ ഭാവങ്ങൾ കൊണ്ട് തന്നെ അതിനെ ഭാവിക്കാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞു. വേറൊരിടത്ത് പറയുന്നത് അത് അതീതനാണ്, ജീവന് ജീവന്റെ ഭാവങ്ങൾക്കൊന്നും അതിനെ പ്രവഹിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. ഇത് രണ്ടും പറയുമ്പോൾ ഇവിടെ ഉപദേശിക്കുന്ന ആള് എവിടെ നിൽക്കുന്നു, അത് എല്ലാവർക്കും ജിജ്ഞാസയുണ്ടാകുന്ന കാര്യമാണ്. ഉപദേശിക്കുന്ന ആള് ഏത് തരത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്? ഈ തത്വങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതറിഞ്ഞാൽ മാത്രമേ സാധകന് ഇതിന് വിശ്വാസം വരത്തുള്ളൂ. സാധനങ്ങളിലൂടെ ഇത് പ്രാപിക്കത്തക്കതാണെന്ന് ബോധ്യം വരത്തുള്ളൂ. അതിലൂടെ തന്റെ നിലപാടിന് തന്റെ അവസ്ഥയെ വ്യക്തമാക്കുകയാണ് ഉപദേഷ്ടാവ്. ബ്രഹ്മണ പരമാത്മന ഹി യസ്മാത് പ്രതിഷ്ഠാഹം പ്രതിഷ്ഠന്തി അസ്മിന്നിധി പ്രതിഷ്ഠാഹം പ്രത്യേകാത്മ. ഈ ബ്രഹ്മഭൂയായ കൽപ്പതി ബ്രഹ്മനിർവാണം ഇച്ഛതി എന്നെല്ലാം പറഞ്ഞ് ഈ ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മമെന്നുള്ള ശബ്ദം ബൃഹത്ത് വലുത് എന്നുള്ള അർത്ഥത്തിലാണ്. അത് പറയുമ്പോൾ അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഒരുപാട് ശ്രദ്ധിച്ച് പറയുമ്പോൾ അത് ശ്രോതാവിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്നതായിട്ട് തോന്നും. തനിക്കെന്തോ അപ്രാപ്യമായ ഒന്നും അതീതമായ ഒന്നും ആ രീതിയിലാണ് എപ്പോഴും പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നു അങ്ങനെ കരുതണ്ട, നീ ബ്രഹ്മത്തെക്കുറിച്ച് എങ്ങനെയൊക്കെ ധരിക്കുന്നോ അതിനെല്ലാം ആശ്രയമായിരിക്കുന്ന ഞാൻ തന്നെയാണ്. നീ ധരിച്ചിരിക്കുന്ന ബ്രഹ്മത്തിന് ആശ്രയമായിരിക്കുന്ന ഞാൻ തന്നെ, അല്ലെങ്കിൽ നിന്റെ ധാരണകൾക്കെല്ലാം ആശ്രയമായിരിക്കുന്ന ഞാൻ തന്നെയാണ്. നീ എന്നെ സഗുണമായി കൽപ്പിച്ചാലും ശരി, നിർഗുണമായി കൽപ്പിച്ചാലും ശരി, നിർഗുണമായി വിചാരം ചെയ്താലും ശരി, സഗുണഭാവത്തിൽ ഭജിച്ചാലും ശരി, ഇതിന്റെ ആശ്രയം ഈ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഇവിടെ ഈ വർണ്ണിക്കുന്ന ഈ തത്വത്തിൽ നിൽക്കുന്നവനാണ് ഞാൻ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ ആ സഗുണഭാവത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെയല്ല, ഈശ്വരന്റെ സഗുണഭാവത്തിനും ഈശ്വരന്റെ നിർഗുണഭാവത്തിനും വ്യത്യാസം കാണുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ്. അതവന്റെ ചിന്തകളിൽ വരുന്ന വ്യത്യാസമാണ്. ഈശ്വരനിൽ അങ്ങനെ വ്യത്യാസമില്ല. ഈശ്വരന്റെ ഭാവത്തിൽ അവിടെ സഗുണ നിർഗുണ ഭേദങ്ങളൊന്നുമില്ല. അത് കൽപ്പനാഭേദമാണ്. കൽപ്പിക്കുന്ന ജീവനാണ്, അജ്ഞനാണ്. ഈശ്വരനങ്ങനെ ഭേദം വരും, സഗുണനെന്നും നിർഗുണനെന്നുള്ള ഭേദം? എന്തുകൊണ്ടത് സർവഭേദരഹിതനാണ്, സർവഭേദശൂന്യനാണ്. അതുകൊണ്ട് പറയുന്നു ഇതിനെല്ലാം ഈ ചർച്ചകളുടെ എല്ലാം ആശ്രയമായിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് നീ മനസ്സിലാക്കൂ. എന്നിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുവെച്ചാൽ തന്റെ ആത്മഭാവത്തെ അവലംബിച്ചുകൊണ്ട് ആ പരമാർത്ഥതയെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ബ്രഹ്മണ പരമാത്മന പ്രതിഷ്ഠാഹം ഞാൻ. ഇവിടെ ഞാനെന്ന് പറയുമ്പോൾ നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ ഉപദേശിക്കുന്ന ഞാൻ തന്നെ എന്നാണ്. അവിടെ ഞാനെന്ന് പറയുന്നതിന് വേറെ അർത്ഥമൊന്നും. ആരെയാണോ നീ ഉപദേഷ്ടാവായി കാണുന്നത് ആ വ്യക്തി, ആ വ്യക്തിയെന്നൂടെ ഞാനെന്ന് പറയുന്നു. ഞാൻ തന്നെയാണ് ഇതുവരെ ഈ ചർച്ച ചെയ്തതെല്ലാം എന്നെ കുറിച്ച് തന്നെയാണ്. അത് ഞാൻ ആ തത്വത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്റെ നില അതാണ്. ഒരു ഗുരുവിന്റെ നില എപ്പോഴും അത് തന്നെയായിരിക്കും. അത് അധികാരി ഭേദമനുസരിച്ച് ഏതിനെ ഉപദേശിച്ചാലും, നിർഗുണത്തെ ഉപദേശിച്ചാലും ശരി, സഗുണത്തെ ഉപദേശിച്ചാലും ശരി, ഗുരു ഒന്നുകിൽ ഇതിനെല്ലാം അധികത്തിനായി നിൽക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനെല്ലാം സമന്വയിപ്പിച്ച് നിൽക്കുന്നു എന്ന് പറയാം. ആ നിലയിൽ നിൽക്കുന്നു തന്റെ നിലപാടിനെ പ്രതിഷ്ഠന്തി അസ്മിൻ പ്രതിഷ്ഠ, ഇതിന്റെ എല്ലാം പ്രതിഷ്ഠയായിരിക്കുന്നു, ഇതിന്റെ എല്ലാം ആശ്രയമായിരിക്കുന്നു ഞാൻ തന്നെയാണ് പ്രത്യേകാത്മ. ഈ തരത്തിൽ തന്റെ ആത്മനിഷ്ഠയെ ഭഗവാൻ പല ഭാഗങ്ങളിലും വെളിപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സഗുണ നിർഗുണ ഭാവങ്ങൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. സഗുണത്തെ പറയുന്നവൻ നിർഗുണത്തിനെതിരാണ്, നിർഗുണത്തെ പറയുന്നവൻ സഗുണത്തിനെതിരാണ് എന്നൊക്കെയുള്ള ഈ ധാരണകളെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. സഗുണത്തെ പറയുന്ന എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ നിർഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിർഗുണത്തെക്കുറിച്ച് പറയുന്നവർക്ക് സഗുണഭാവങ്ങളുമായിട്ട് ഒരു എതിർപ്പുമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്, ഈ പറയുന്നതല്ല എന്നെക്കുറിച്ച് തന്നെയാണ്. ബ്രഹ്മം ബ്രഹ്മം എന്നും മറ്റും പറഞ്ഞിട്ട് ഈ സങ്കല്പത്തിൽ ദൂരെയെങ്കിലും പോകേണ്ട കാര്യമില്ല. അത് പ്രത്യേകാത്മാവായിരിക്കുന്ന ഞാൻ തന്നെയാണ്. കീദൃശസ്യ ബ്രഹ്മണ അമൃതസ്യ അവിനാശിന, അതിലൊരു ഭേദവും വരത്തില്ല. എന്തുകൊണ്ടത് അമൃതമാണ്, അവിനാശിയാണ്, നാശരഹിതനാണ്. അമൃത ശബ്ദത്തിന്റെ അർത്ഥമാണ് അവിനാശി, നാശമില്ലാത്തത്. അവ്യയസ്യ അവികാരിണ, ഈ സഗുണഭാവങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ അത് അവ്യയനായി വികാരരഹിതനായിരിക്കുന്നു. ശാശ്വതസ്യ നിത്യസ്യ, ശാശ്വതനായിരിക്കുന്നു. ധർമ്മസ്യ ധർമ്മജ്ഞാനസ്യ ജ്ഞാനയോഗ ധർമ്മപ്രാപ്യസ്യ, സുഖസ്യ ആനന്ദരൂപസ്യ, അതും ഞാൻ തന്നെയാണ്. ഐകാന്തിക ശബ്ദവിചാരിണ, ഒരിക്കലും മാറ്റമില്ലാത്ത ആ ജ്ഞാനരൂപത്തിലുള്ള, സുഖരൂപത്തിലുള്ള, ധർമ്മരൂപത്തിലുള്ള എല്ലാം നിലനിൽക്കുന്നത് ഞാൻ തന്നെയാണ്. ഇതിനെല്ലാം ആശ്രയമായിരിക്കുന്ന ഞാൻ തന്നെയാണ്. അമൃതാദി സ്വഭാവസ്യ പരമാത്മന പരമാനന്ദരൂപസ്യ പ്രത്യേകാത്മാ പ്രതിഷ്ഠ, അമൃതാദി സ്വഭാവങ്ങൾ പറഞ്ഞ ഇത് പരമാത്മാവിനാണ്, പരമാനന്ദരൂപനായിരിക്കുന്ന അത് ഞാൻ തന്നെയാണ്. സമ്യക്ജ്ഞാനേന പരമാത്മതയാ നിശ്ചയതി, ഇതെല്ലാം സമ്യക്ജ്ഞാനം കൊണ്ട്. അതാണ് ഒരു ആവശ്യം, സമ്യക്ജ്ഞാനം. സഗുണമെന്നോ നിർഗുണമെന്നോ എന്ന് പറഞ്ഞ് വഴക്കടിക്കുന്നതിലല്ല, അവന് വേണ്ട ശരിയായ വിവേകമാണ്. ആ വിവേകം കൊണ്ട് ഇതിനെല്ലാം സമന്വയിപ്പിക്കാം. ഈശ്വരൻ, ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തുന്നത് ഇവിടെ തന്നെ ഇപ്പൊ ഭഗവാൻഗീതയിലൂടെ വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ വേദത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ഒരിക്കലും മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പരസ്പരം ഞാൻ പറയുന്നത് ശരി, നീ പറയുന്നത് തെറ്റെന്ന് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഒരാൾ പറയുന്നത് ഞാൻ പറയുന്നത് ശരിയാണ്, ഒരാൾ പറയുന്നതല്ല ഞാൻ പറയുന്നതാണ് ശരിയെന്ന്, അതിനു വേണ്ടിയിട്ടല്ല തത്വത്തെ വെളിപ്പെടുത്തുന്നത്. സമ്യക്ജ്ഞാനേന പരമാത്മതയാ നിശ്ചയതി, സമ്യക്ജ്ഞാനം കൊണ്ടെന്താണ്, ഇതെല്ലാം പരമാത്മാവ് തന്നെ, സഗുണമായാലും നിർഗുണമായാലും എന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ്. തദ്ദേത ബ്രഹ്മഭൂയായി കൽപ്പതയിത്തിക്കം ഏയാ ഈശ്വരശക്തിയാ ഭക്ത അനുഗ്രഹാദി പ്രയോജനായ ബ്രഹ്മ പ്രതിഷ്ഠതേ പ്രവർത്തതേ സശക്തി ബ്രഹ്മൈവാഹം. പറഞ്ഞല്ലോ ഇത് സവികൽപ്പക ഭാവത്തിലിരിക്കുന്നു, അത് ഈശ്വരശക്തിയാണ് ആ ഭാവത്തെ ഉണ്ടാക്കുന്നത്. ഏയാത് ഈശ്വരശക്തിയാ, ഈശ്വരശക്തി എന്ന് പറയുമ്പോൾ എന്താണ്, ഈശ്വരൻ നിന്ന് അന്യമല്ല. അതുകൊണ്ടാണ് സഗുണവും നിർഗുണവും തമ്മിൽ ഭേദം വരാത്തത്. ഈശ്വരൻ ഈശ്വര ശക്തിയോടുകൂടി പ്രകടമാകുമ്പോൾ അതിന് സഗുണഭാവം എന്ന് പറയും. ആ ശക്തി ഈശ്വരനിൽ നിന്നുണ്ടായതാണെങ്കിൽ അതൊരിക്കലും ഈശ്വരൻ നിന്ന് അന്യമല്ല. യാച ഈശ്വര ശക്തി ആ ഭക്താനുഗ്രഹാദി പ്രയോജനായ, അവിടെ എന്ത് ചെയ്യുന്നു, ആ നിർഗുണനായിരിക്കുന്ന ഭഗവാൻ തന്നെ ഭക്താനുഗ്രഹത്തിനും വേണ്ടി ബ്രഹ്മപ്രതിഷ്ഠതേ പ്രവൃത്തതേ ഒരുമ്പെടുന്നു. ഒരേ ഒരു ഈശ്വരൻ തന്നെ ആ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് ഭക്തനെ അനുഗ്രഹിക്കാനായി തയ്യാറാകുന്നു. സാ ശക്തിർ ബ്രഹ്മൈവാഹം ശക്തി ശക്തി മതോരനന്യത്വ. ആ ശക്തിഭാവം എന്ന് പറയുന്നതാണ് സഗുണഭാവം സവികല്പകം എന്ന് പറയുന്നത്. അത് ബ്രഹ്മം തന്നെ, അത് തന്നെയാണ് പരമാർത്ഥത്തിൽ താൻ. എന്തുകൊണ്ട്? ഐശ്വരൻ തന്നെയാണ് സർവഭൂതാശയസ്ഥിതനായിരിക്കുന്നത്. അതുകൊണ്ട് ശക്തി ശക്തി മുതോരന്യത്വ, ശക്തിയും ശക്തിമാനും തമ്മിൽ ഭേദമില്ല. ഈശ്വരൻ തന്റെ ശക്തിയോടുകൂടിയിരിക്കുന്ന ആ ഭാവവും ശക്തിരഹിതനായിരിക്കുന്ന ഭാവവും തമ്മിൽ ഭേദമില്ല. അങ്ങനെ പറയാം. അഥവാ അല്ലെങ്കിൽ ബ്രഹ്മശബ്ദവാചിത്വ സവികല്പകം ബ്രഹ്മ. ബ്രഹ്മശബ്ദം കൊണ്ടെന്താണ് സവികല്പകമായ ബ്രഹ്മത്തെ എടുക്കാം, ശക്തിമാനായിരിക്കുന്ന ബ്രഹ്മത്തെ. തസ്യ ബ്രഹ്മണോ നിർവികൽപകോ അഹമേവ, അതിന്റെ നിർവികൽപകമായ ഭാവം അത് ഞാൻ തന്നെ. നാന്യഹ, ഞാൻ തന്നെയാണ് പ്രതിഷ്ഠാശ്രയ. ആ സവികല്പകമായ ഭാവത്തിനും ആശ്രയമായിരിക്കുന്നു ഞാൻ തന്നെയാണ്. ഈശ്വരൻ സ്വയം പറയുന്നു ഞാൻ തന്നെയാണ് നിർവികൽപകൻ എന്ന് പറയുമ്പോൾ നിർവികൽപകത്തിന് സംസാരിക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമില്ല. അതെങ്ങനെയത് പറയുന്നു? കാരണം തന്റെ സവികല്പക ഭാവത്തെ ആശ്രയിച്ചുകൊണ്ട് തന്റെ പരമാർത്ഥ ഭാവത്തെ വെളിപ്പെടുത്തുകയാണ്. തഥാ കിം വിശിഷ്ടസ്യ, എങ്ങനെയുള്ള ഈശ്വരൻ അമൃതസ്യ അമരണധർമ്മകസ്യ അവ്യയസ്യ വ്യയരഹിതസ്യ കിഞ്ച ശാശ്വതസ്യ നിത്യസ്യ ധർമ്മസ്യ ജ്ഞാനനിഷ്ഠാലക്ഷണസ്യ, ജ്ഞാനനിഷ്ഠാരൂപത്തിലുള്ള ധർമ്മം സുഖസ്യ തജ്ജനിതസ്യ ഐകാന്തികസ്യ ഐകാന്ത നീതസ്യ, ഒരിക്കലും മാറ്റമില്ലാത്ത ഏറ്റക്കുറച്ചിലില്ലാത്ത അസുഖം പ്രതിഷ്ഠാഹം, അതിനും ഞാൻ തന്നെയാണ് പ്രത്യേകാത്മാവായിരിക്കുന്നത്. സർവഭാവങ്ങളിലിരിക്കുന്ന ഞാൻ തന്നെയാണ്. അങ്ങനെയുള്ള എന്നെ നേരത്തെ പറഞ്ഞിരുന്ന മാംച അമ്പ്യവിചാരേണ ഭക്തിയോഗേന സേവതി. അപ്പൊ എന്നെ ഭക്തിയോഗത്തിലൂടെ ഉപാസിക്കണമെന്ന് വരുമ്പോൾ ഞാനാരാ, അത് വെളിപ്പെടണമല്ലോ. അപ്പോ അർജുനന് ചിലപ്പോൾ തോന്നിയേക്കാം, ഇവിടെ ഇങ്ങനെ തേരാളിയായി ഇരിക്കുന്ന ഒരു മനുഷ്യൻ, മനുഷ്യനെ നമ്മൾ പറയാറുണ്ടല്ലോ മനുഷ്യ ദൈവം, അങ്ങനെയുള്ള ഒരു മനുഷ്യ ദൈവത്തെ പൂജിക്കാനാണോ ഭഗവാൻ ആവശ്യപ്പെടുന്നത്? മനുഷ്യനെ ദൈവമായി കാണാനാണോ പറയുന്നു? അതല്ല, അതിന്റെ തത്വത്തെ മനസ്സിലാക്കും. മനുഷ്യരൂപത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ തത്വം എന്താണെന്ന് നീ മനസ്സിലാക്കുക, അതാണ് ഭഗവാൻ മനസ്സിലാക്കുന്നത്. ആ തത്വത്തെ കുറിച്ച് പറയുമ്പോൾ സർവ്വതത്വങ്ങളും അതിൽ അന്തർഭവിക്കുന്നു. നവിനാശി എന്ന് പറയാം, അമൃതമെന്ന് പറയാം, ശാശ്വതമെന്ന് പറയാം, ഐകാന്തികമെന്ന് പറയാം, സുഖമെന്ന് പറയാം, ധർമ്മമെന്ന് പറയാം, എന്ത് പറഞ്ഞാലും ശരി, സർവവിശേഷണങ്ങളും അവിടെ യോജിക്കുന്നതാണ്. നിന്റെ മനസ്സിൽ എന്തെല്ലാം ഭാവനകളുണ്ടാകുമോ, സദ്ഭാവനകളുണ്ടാകാമോ, ആ ഭാവനകൾ കൊണ്ടെല്ലാം നിനക്ക് ഭജിക്കാം. അങ്ങനെ ഭജിക്കുന്ന ഭക്തിയോഗത്തിലൂടെയും, ആ ഭക്തിയോഗത്തിലൂടെ എന്നെ ഭജിക്കണമെന്ന് പറയുമ്പോൾ അവിടെ സംശയം വരും. ഈ ഞാനെന്ന് പറയുന്നതുകൊണ്ട് ആരെ ഉദ്ദേശിക്കുന്നു? ഞാനെന്ന് പറയുമ്പോൾ കാണുന്നവൻ കാണുന്ന കേവലം ഒരു മനുഷ്യ ശരീരത്തെയാണ്. ഈ മനുഷ്യ ശരീരത്തെയാണോ ഭജിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ എന്തിന് ഇതിനെ ഭജിക്കണം? എല്ലാ ശരീരങ്ങളെയും ഭജിക്കാമെന്ന് എന്തിനു പ്രത്യേകിച്ച് ഒരു ശരീരത്തെ മാത്രം ഭജിക്കണം? പറയുന്നു, ഞാൻ ആ പ്രത്യേകാത്മഭാവത്തെ പ്രാപിച്ചു നിൽക്കുകയാണ്. കേവലം ഈ ശരീരഭാവത്തെ പ്രാപിച്ചല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ആ പ്രത്യേകാത്മഭാവത്തിൽ ഇരിക്കുന്ന എന്നെ നീ സർവഭാവത്തിനും ഭജിക്കുക. എടുത്ത് പറയും, സർവഭാവേന ഭാരത, സർവഭാവത്തിനും നീ ഭജിക്കുക. ആ ഭജനം മാത്രം മതി. ആ ഭജനത്തിലൂടെ, ഈശ്വര കാരുണ്യത്തിലൂടെ, ഈശ്വര അനുഗ്രഹത്തെ പ്രാപിച്ച് അവനും വിവേകവും എന്താണ് ആവശ്യമുള്ളത് അതെല്ലാം ആർജിച്ച് അവനും ഗുണാതീതാവസ്ഥയെ പ്രാപിക്കുന്നു. അതുകൊണ്ട് തത്വവിചാരത്തിൽ തുടങ്ങി തത്വവിചാരത്തിൽ തന്നെ അവസാനിക്കുന്ന ഒന്നല്ല ഈ ആത്മീയ സാധന, മറിച്ച് കേവലമായ ഈശ്വരഭജനത്തിലൂടെ അത് സാധിക്കും. ഒരു തത്വങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ അവിടെ എന്താണ് തത്വവിചാരത്തിന്റെ പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടതില്ല. തത്വത്തിന്റെ സാരം അവന് വെളിപ്പെട്ടാൽ മതി. തത്വവിചാരം എന്ന് പറയുന്ന മാർഗത്തിലൂടെ പോകുന്നു എന്നതിനു വേണ്ടി തത്വസാരം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അന്തിമമായ ചരവുമായിരിക്കുന്ന തത്വ അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. ഭക്തനെ സംബന്ധിച്ചിടത്തോളമോ ആ തത്വ അനുഭവം ഭജനത്തിലൂടെ തന്നെ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഗുണ വിവേകത്തിന്റെ ആവശ്യമില്ല എന്നർത്ഥം. ആ ഗുണവിവേകവും മറ്റും ആത്യന്തികമായി സഹജമായി തന്നെ തീരുന്നു. അതെങ്ങനെ ഉള്ള ഭജിക്കണം, എങ്ങനെയുള്ള ഈശ്വരനെ ഭജിക്കണം, അത് അതിനുവേണ്ടിയിട്ടാണ് ഈ അവസാനത്തെ 27-ാമത്തെ ശ്ലോകം കൂടി പറഞ്ഞത്. ആ ഈശ്വരന്റെ സ്വരൂപം ഇന്നതാണ്, ആ സ്വരൂപം താൻ തന്നെയാണ്, ഞാൻ തന്നെ ഈശ്വരനായിരിക്കുന്നു, എന്നെ തന്നെ ഭജിക്കണം എന്ന് പറയാൻ ഒരു മനുഷ്യന് ധൈര്യം വരത്തില്ല. ഒരു മനുഷ്യനങ്ങനെ പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാകത്തില്ല. അത് പറയണമെങ്കിൽ എന്ത് വേണം? ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ വരണം, പ്രകടമാകണം. അതിനാണ് നമ്മൾ അവതാരം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണന്റെ അവതാര തത്വത്തെ, ആത്മതത്വത്തെ മാത്രമല്ല അവതാരം എന്ന് പറയുന്ന തത്വത്തെ, ആത്മതത്വം അവതാര തത്വം തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഈശ്വരൻ തന്നെ മനുഷ്യനെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി മനുഷ്യരൂപത്തെ പ്രാപിച്ച് മനുഷ്യന്റെ മുമ്പിൽ വരാം, വന്ന് മനുഷ്യനെപ്പോലെ വിവരിക്കുക എന്ന് പറയുന്നതാണ് അവതാര തത്വം. ഈശ്വരതത്വം എന്ന് പറയുമ്പോൾ അത് സഗുണമെന്നോ നിർഗുണമെന്നോ വ്യാഖ്യാനിക്കാം. അപ്പം ആ അവതാര തത്വത്തെ പ്രമാണമായിട്ടാണ് ഈ ഭാഗവും എടുക്കുന്നത്. അല്ലെങ്കിൽ ബ്രഹ്മത്തിന് ഞാൻ പ്രതിഷ്ഠയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവതാരഭാവത്തെല്ലാം ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല. നിഗ്രഹാനുഗ്രഹ ശക്തികളുള്ള ഈശ്വരഭാവത്തെ അവലംബിച്ച ഒരു മനുഷ്യന് മാത്രമേ അത് പറയാൻ പറ്റൂ. അവിടെ മനുഷ്യനെന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അത് ഈശ്വരൻ തന്നെ. അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ലോകത്തിന് അനുഭവപ്പെട്ടത്, ഭക്തന്മാർക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് എന്നെ ഭജിച്ചാൽ മതി എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ എന്റെ ഈ പരമാർത്ഥ ഭാവത്തെ നീ മനസ്സിലാക്കിയിട്ട് എന്നെ ഭജിച്ചാൽ മതി. അതുകൊണ്ട് പല ഭാഗങ്ങളും പറയും, യോ മാം ഭജതി സർവശഃ നിത്യശഃ എന്നെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. അഹം ഞാൻ അമൃതസ്യ അമൃതനായിരിക്കുന്ന, അമ്പിയസ്യ നാശരഹിതനായിരിക്കുന്ന, ശാശ്വതസ്യ ചിരന്തനായിരിക്കുന്ന, ധർമ്മസ്യ ധർമ്മരൂപിയായിരിക്കുന്ന, സുഖസ്യ സുഖസ്വരൂപനായിരിക്കുന്ന, ഐകാന്തികസ്യ യാതൊരു മാറ്റമില്ലാതിരിക്കുന്ന ബ്രഹ്മണ പ്രതിഷ്ഠ, ബ്രഹ്മത്തിന് പ്രതിഷ്ഠയായിരിക്കുന്നു, ആശ്രയമായിരിക്കുന്നു. ബ്രഹ്മത്തിനെങ്ങനെ ബ്രഹ്മം തന്നെ ആശ്രയമാവും? എന്നുവെച്ചാൽ അർജുനന്റെ മനസ്സിലിരിക്കുന്ന ബ്രഹ്മം, അർജുനൻ അറിയുന്ന ബ്രഹ്മം, ആ ബ്രഹ്മത്തിന് നിന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ ആശ്രയമായിരിക്കുന്നു. നിന്റെ ഭാവനയിലുള്ള ബ്രഹ്മത്തിൽ, അല്ലെങ്കിൽ നിന്റെ കൽപ്പനകൾക്കെല്ലാം ആശ്രയമായിരിക്കുന്ന ഞാൻ തന്നെയാണ്, ബ്രഹ്മസംബന്ധിയായ സർവകൽപ്പനകൾക്കും. എന്നുവെച്ചാൽ എന്നെ തന്നെയാണ് നീ കൽപ്പിക്കുന്നതെന്ന് ചുരുക്കം. ബ്രഹ്മമായിട്ടോ നിത്യസുഖമായിട്ടോ അമൃതനായിട്ടോ അമിയനായിട്ടോ ഒക്കെ കൽപ്പിക്കുന്നത് എന്നെ തന്നെ എന്നാണ് ഭഗവാൻ പറയുന്നത്. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യമ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യ ഗാന്ധികസ്യ ച. ഇതി ചതുർദശോധ്യായ പഞ്ചദശോധ്യായ ഗീതയിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. എന്നാൽ ഇവിടെയും ആത്മതത്വത്തെ തന്നെ പല രീതിയിൽ നിരൂപണം ചെയ്യുന്നു. അതായത് കഴിഞ്ഞ പറഞ്ഞു നിർത്തിയത് ഞാൻ തന്നെയാണ് ബ്രഹ്മത്തിന് പ്രതിഷ്ഠ, എന്നെ ആരാണ് ഭക്തിയോഗത്തിലൂടെ സേവിക്കുന്നത്, എന്ന് പറയുമ്പോൾ അർജുനന് കൂടുതലും ജിജ്ഞാസയുണ്ടാവും. ആരെയാണ് ഈ ഭഗവാൻ ഞാനെന്ന് പറയുന്നത്? അർജുനന് സ്വയം ഞാനെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഞാനെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതിനെന്താ വിശേഷത? അപ്പൊ ആ പരമാത്മഭാവത്തെ അവലംബിച്ചുകൊണ്ട് ഞാൻ എന്ന് പറയാൻ സാധാരണ ഒരാൾക്ക് കഴിയത്തില്ല. പരമാത്മഭാവത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഞാനെന്ന് പറയുമ്പോൾ അതിന് ഏതെല്ലാം അർത്ഥങ്ങളാണുള്ളത്, അതിന് ഏതെല്ലാം തരത്തിൽ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഒരു വ്യക്തി പറയുകയാണ് ഞാൻ എന്നെ നീ ഭജിക്കൂ, ഞാനാണ് അമൃതനായിരിക്കുന്നത്, ഞാനാണ് നിത്യസുഖ ധർമ്മരൂപത്തിലിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ ഞാനിന് എന്തൊക്കെ അർത്ഥമുള്ളത്? ആ ഞാനെന്ന് പറയുന്നത് കേവലം മനസ്സിന്റെ ബുദ്ധിയുടെ ജീവന്റെ തലത്തിലൊന്നുമല്ല, ആ ഞാൻ ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു ഞാനാണ്. ആ ഞാനെന്ന് പറയുന്ന ശബ്ദത്തിന്റെ വ്യാപ്തി ഈ പ്രപഞ്ചത്തിലെ സർവത്തെയും ഉൾക്കൊള്ളുന്നതാണ്. പ്രപഞ്ചത്തിൽ വ്യക്തവും അവ്യക്തവുമായിരിക്കുന്ന സർവത്തെ അതിനെ വിശദീകരിക്കുകയാണ് ഇവിടെ. യസ്മാത് മതധീനം കർമ്മിണാം കർമ്മഫലം ജ്ഞാനിനാം ജ്ഞാനഫലം. ഞാൻ ഈശ്വരനാണ് ഇവിടെ ഭഗവാൻ പറയുകയാണ്, ഞാൻ ഈശ്വരനാണ്, എനിക്ക് അധീനമാണ് സർവകർമ്മികളുടെയും കർമ്മഫലം, സർവജ്ഞാനികളുടെയും ജ്ഞാനഫലം. അതോ ഭക്തിയോഗേന മാമിയെ സേവന്തേ തേ മത്പ്രസാദാ ജ്ഞാനപ്രാപ്തിക്രമേണ ഗുണാതീത മോക്ഷം ഗച്ഛന്തി. അതുകൊണ്ട് ആരാണോ ഭക്തിയോഗത്തിലൂടെ എന്നെ ഭജിക്കുന്നത് അവരെന്ത് ചെയ്യുന്നു? മത്പ്രസാദ, അതെന്റെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട്. അവിടെ അതിനാണ് പ്രാധാന്യം, ഈശ്വരാനുഗ്രഹത്തിന്. ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടിയാണ് അവൻ ഈശ്വരനെ ഉപാസിക്കുന്നത്. ഈശ്വരന്റെ ഉപാസന തന്നെയാണ് ഭക്തി. ഈശ്വര അനുഗ്രഹത്തിനപ്പുറം അവൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഭക്തിയോടൊപ്പം അവന് വിവേകവും വേണം. അതാണ് ജ്ഞാനപ്രാപ്തി ക്രമേണ, ആ ഭക്തിയിലൂടെ ഈശ്വര ഭജനത്തിലൂടെ ജ്ഞാനത്തെ പ്രാപിക്കുന്നു. ഈശ്വര തത്വത്തെ ഗ്രഹിച്ച് ഗുണാതീതാഹ ഗുണാതീതന്മാരായി മോക്ഷം ഗച്ഛന്തി, മോക്ഷത്തെ പ്രാപിക്കുന്നു. ഭക്തന്റെ കാര്യം പറയുന്നു. അങ്ങനെ ഇരിക്കേക്കുമോ വക്തവ്യം ആത്മനഃ തത്വമേവ സമ്യക് വിജാനന്ദ. അതുകൊണ്ടിവിടെ ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഭക്തനേക്കാൾ ശ്രേഷ്ഠനാണ് തത്വജ്ഞാനി. എന്തുകൊണ്ട്? അവൻ ഭഗവാന്റെ തത്വത്തെ തന്നെ നേരിട്ടറിയുന്നു. ഭക്തി മാർഗത്തിൽ ഈശ്വരനെ ഭജിക്കുന്നവൻ ആ ഈശ്വര ഭജനത്തിലൂടെ ജ്ഞാനത്തെ പ്രാപിച്ച് ഈശ്വര തത്വത്തെ ഗ്രഹിക്കുമ്പോൾ ഇവിടെ സമ്യക് ജ്ഞാനത്തിലൂടെ സഞ്ചരിക്കുന്നവൻ നേരിട്ട് തന്നെ, എന്നുവെച്ചാൽ ഭക്തിയുടെ സഹായം കൂടാതെ തന്നെ പരമാത്മതത്വത്തെ ഗ്രഹിക്കുന്നു എന്നാണ് ഭാഷ്യകാരം പറയുന്നത്. ഭക്തി എന്ന് പറയുമ്പോൾ അങ്ങനെ സവികല്പകമായ ഈശ്വരനെ സ്വന്തം മനസ്സുകൊണ്ട് വിഷയമാക്കി ആ ഈശ്വരനെ തന്നെ പ്രഭുവായി കൽപ്പിച്ച് പരിപൂർണ കല്യാണ ഗുണനിധിയായി കൽപ്പിച്ച് ആ ഈശ്വരനെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഭജിക്കുന്നു, നിരന്തരം സ്മരിക്കുന്നു. ഇതെല്ലാം ആത്യന്തികമായി അവന്റെ ഉള്ളിൽ ഈശ്വര തത്വജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അത്തരം മാർഗങ്ങളിലൂടെയൊന്നും ഈ ജന്മത്തിൽ ഒരാൾ കടന്നു പോകാതെ അയാൾ നേരിട്ട് തന്നെ ഈശ്വരനെ തത്വ വിചാരം ചെയ്യുന്നു. അതാണ് സമ്യക് വിജാനന്ദ. അവൻ ഈ പരമപദത്തെ പ്രാപിക്കുന്നു എന്നുള്ളതിൽ എന്താണ് സംശയം? ഇത്തിഥ ഭഗവാൻ അർജുനേന അപൃഷ്ടമപി ആത്മനത്വം വിവക്ഷുരാഹ ഉവാച. അതുകൊണ്ട് ഇവിടെ തൊട്ടുമുമ്പിൽ അർജുനൻ പ്രത്യേകിച്ച് ആത്മതത്വത്തെ ചോദിച്ചില്ല. പക്ഷെ അർജുനൻ അത് വെളിപ്പെടേണ്ടതുണ്ട്, മുമ്പ് വെളിപ്പെടുത്തിയതുമാണ്. പക്ഷെ ഇവിടെ ഭക്തിയോഗത്തിലൂടെയും വിവേകമാർഗത്തിലൂടെയും ഗുണാതീതനാകണമെന്ന് പറഞ്ഞപ്പോൾ ആ ഗുണാതീതത്വ പ്രകടനത്തിൽ ഒന്നുകൂടി അതിനെ വെളിപ്പെടുത്തണം. അതാണ് ഭാഷകാരൻ പറയുന്നത് ആത്മതത്വം. അതിനുവേണ്ടി ഇവിടെ പറയുകയാണ് അടുത്ത് ശ്രീ ഭഗവാൻ വാച്ച. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരമ്യയം ഛന്ദാംസേയസ്യ പർണാനി യസ്തം വേദസമേദവിത്. ഇത് സാധാരണ എന്നും ചൊല്ലുന്നതാണ്, എല്ലാ ആശ്രമങ്ങളിലും ചൊല്ലുന്നതാണ്. ഊണമന്ത്രം എന്ന പേരിൽ ഇത് പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കാറില്ല, എന്നും ചൊല്ലുന്നവര് ശ്രദ്ധിക്കാറില്ല. ലളിതാ സഹസ്രനാമം പോലെ ഊർധ്വം എന്നാണ് ചൊല്ലുമ്പോൾ ഊർധ എന്നാണ് ചൊല്ലുന്നത്. ഊർധ്വം അവിടെ ഒരു വകാരം കൂടെ ഉണ്ട് ഉച്ചാരണത്തിൽ, അതുകൂടെ പറഞ്ഞ ഊർധ്വ മൂലം അധശാഖം എന്നാണ്. അത് സാധാരണ ചൊല്ലുന്ന കേൾക്കാറുണ്ട് അധശാഖം എന്നാണ്. അതുപോലെ തന്നെ അശ്വത്ഥം അവിടെ ഉച്ചരിക്കാറില്ല. അശ്വത്ഥം എന്ന് സ്പഷ്ടമായി ഉച്ചരിക്കാറില്ല, അശ്വത്ഥം മൃദുവായിട്ടാണ് ഉച്ചരിക്കുന്നത്. ഛന്ദാംസി എന്ന് സാധാരണ പറയാറില്ല, ചന്ത എന്നാണ് പറയാറുള്ളത്. കാരണം കേൾക്കുന്ന അങ്ങനെയാണ്, ചന്ദാംസി എന്നാ പറയുന്നു. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചൊല്ലുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക, മിക്കവാറും പേര് പറയുന്നത് ചന്ത എന്നാ പറയാറുള്ളത്. കാരണം ഇതിന് ആദ്യം വരുന്ന ഘോഷാക്ഷരങ്ങൾ വിശേഷിച്ച് അതേ രീതിയിൽ തന്നെ ഉച്ചരിക്കണം. പിന്നെ അധികാരമായി വരുന്ന അക്ഷരങ്ങൾ അതുപോലെ ഉച്ചരിക്കും. ഉച്ചാരണത്തിൽ അവിടെ സ്പഷ്ടത വേണം. ഇത് പഠോപനിഷത്തിലെ മന്ത്രം തന്നെയാണ്, ഊർധ്വമൂലോ അവാക്ശാഖ. ഇത് നമ്മൾ അവിടെ ചർച്ച ചെയ്തതാണ്. ആ മന്ത്രത്തിൽ തന്നെ പല മന്ത്രങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്, ഉപനിഷത്തിലെ മന്ത്രങ്ങൾ. ഊർധ്വമൂലോ അവാക്ശാഖ യേശോ അശ്വത്ഥ സനാതന എന്ന് അവിടെ വന്നു. ഇവിടെ ഊർധ്വമൂല അധശാഖം അശ്വത്ഥം പ്രാഹുരമ്യോ എന്ന് ഇവിടെ വന്നു വ്യത്യാസം. അത്രയേ ഉള്ളൂ. അതിനെ ഭാഷ്യകാലം വ്യാഖ്യാനിക്കുന്നു, തത്ര താവത് വൃക്ഷരൂപക കൽപ്പനയാ വൈരാഗ്യഹേതോ സംസാരസ്വരൂപം വർണ്ണയതി. ഇതിനൊരു വൃക്ഷമായി കൽപ്പിക്കുന്നു, ഇതൊരു രൂപകമാണ്, രൂപകാലങ്കാരമാണ്. ഇതിനൊരു വൃക്ഷമായി സംസാര വൃക്ഷത്തെ ഇവിടെ കൽപ്പിക്കുന്നു. വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നശിച്ചുപോകുന്ന, ഛേദിക്കപ്പെടുന്നതാണ് വൃക്ഷം എന്ന് പറയുന്നത്, നശിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ സത്യബോധമുള്ള ജീവന്മാർക്ക് ഇത് അനിത്യമാണ് എന്നുള്ള ബോധത്തെ ഉണ്ടാക്കി അതിലൂടെ അവനൻ ഈ ലൗകിക വിഷയങ്ങളിൽ വിരക്തിയും ഈശ്വരാഭിമുഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ് വൃക്ഷരൂപക കൽപ്പനയ വൈരാഗ്യ ഹേതു. വൈരാഗ്യത്തിന് ഹേതുവാണ് ഈ വൃക്ഷരൂപക കൽപ്പന. അതിലൂടെ സംസാരസ്വരൂപം വർണ്ണയത്, ഈ സംസാരത്തെ വർണ്ണിക്കുകയാണ്. ഈ വർണ്ണനയുടെ താല്പര്യം എന്താണ്? ഇത് അസത്യമാണ്, പരമാർത്ഥമല്ല എന്ന് വർണ്ണിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. വിരക്തസ്യ ഹി സംസാരാത് ഭഗവത് തത്വജ്ഞാനി അധികാര നാന്യസ്യ. എന്തുകൊണ്ടിവിടെ വിരക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു? സംസാരാത് വിരക്തസ്യ, ഈ സംസാരത്തിൽ നിന്ന്, ജനന മരണങ്ങളിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിരക്തി വന്നവനെ ഭഗവത് തത്വജ്ഞാനി അധികാര, ഭഗവത് തത്വജ്ഞാനത്തിൽ അധികാരം വരത്തുള്ളൂ. വിരക്തി എന്ന് പറയുമ്പോൾ അതിൽ ആസക്തി ഇല്ലാതിരിക്കുക, സാംസാരികമായ കാര്യങ്ങളിൽ താല്പര്യം ഇല്ലാതിരിക്കുക, മറിച്ച് ഈശ്വരപരമായ കാര്യങ്ങളിൽ താല്പര്യം കൂടുക, ലോകവ്യവഹാരങ്ങളിൽ ഒരുചി കുറഞ്ഞിരിക്കുക, അതേസമയം ഈശ്വര കാര്യങ്ങളിൽ അത് കൂടിയിരിക്കുക. അതാണ് വിരക്തിയുടെ ലക്ഷ്യം. അവന് മാത്രമേ തത്വജ്ഞാനത്തിൽ അധികാരമുള്ളൂ, ഇല്ലെങ്കിൽ മനസ്സ് വിക്ഷിപ്തമായിരിക്കും. പ്രാപഞ്ചിക വിഷയങ്ങളിൽ മനസ്സിന് ഏകാഗ്രത കിട്ടത്തില്ല, തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് സാധനാ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനും ഈ പ്രപഞ്ച പ്രവർത്തനങ്ങളിൽ അധികമായ താല്പര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, അവർ ഈശ്വരപരമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായി കാണാൻ കഴിയും. മനസ്സിൽ ഈശ്വരസ്മരണയ്ക്ക് ഇടം കിട്ടാതെ വരും. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നിസ്സാരതയെ ബോധിപ്പിച്ചിട്ട് അതിൽ നിന്ന് അവന്റെ മനസ്സിനെ മാറ്റാൻ, അത് ഈശ്വര മാർഗത്തിൽ സഞ്ചരിക്കുന്ന സാധകന്മാരെ ഉദ്ദേശിച്ച്, മുമുക്ഷുക്കളെ ഉദ്ദേശിച്ച് ഈ തരത്തിൽ വർണ്ണിക്കുന്നു എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്നിട്ട് അവിടെ വ്യാഖ്യാനിക്കുന്നു, ഊർധ്വമൂലം. ഊർധ്വമൂലം കാലത സൂക്ഷ്മത്വാദ് കാരണത്വാദ് നിത്യത്വാദ് മഹത്വാച്ച ഊർധ്വമുച്ചതേ ബ്രഹ്മ അവ്യക്തം മായാശക്തിമത്. ഇവിടെ ഊർധ്വം എന്ന് പറയുന്ന എന്തിനെയാണ്? ബ്രഹ്മത്തെ തന്നെ. ഊർധ്വം മൂലം അസ്യ എന്നാണ്. ഊർധ്വം മൂലം എന്ന് പറയുന്നത് എന്താണോ? സംസാര വൃക്ഷത്തെ പറയുകയാണ്. ഈ സംസാരത്തെ നമ്മളൊരു വൃക്ഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ സംസാരം എന്ന് പറയുമ്പോൾ ജനനവും മരണവും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്പൂർണ്ണ പ്രപഞ്ചം, നമുക്ക് വ്യക്തവും അവ്യക്തവുമായ രൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചമാണ് സംസാരം. അതിൽ നടക്കുന്ന സർവ പ്രവർത്തനങ്ങളോടും കൂടി അതിനെ സംസാരം എന്ന് പറയുന്നു. അതാണ് ഊർധ്വമൂലം എന്ന് പറയുന്നത്. അതിനെയാണ് ഊർധ്വമൂലം എന്ന് പറയുന്നത് സംസാരം. എന്തുകൊണ്ടാണ് ഈ സംസാരത്തിന് ഊർധ്വമൂലം എന്ന് പേര് വന്നത്? അതിനൊരു ഊർധ്വമുണ്ട്. ഊർധ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബ്രഹ്മം തന്നെ. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് സവികല്പകമുണ്ട്, നിർവികല്പകമുണ്ട്, പലതുമുണ്ട്. ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് ഏതാണ്? അവ്യക്തം മായാശക്തിമത്. മായാശക്തിയോടുകൂടിയിരിക്കുന്ന അവ്യക്ത ബ്രഹ്മം. ബ്രഹ്മത്തിന് തന്നെ ചിലയിടത്ത് അവ്യക്തമെന്നും പേര് പറയും. അവ്യക്തനാമി, അവ്യക്തം എന്നുള്ള പേരോടുകൂടിയതാണ് ബ്രഹ്മം. അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നത് ഇവിടെ അവ്യക്തമാണ്. അവ്യക്തം എന്നതുകൊണ്ട് ബ്രഹ്മത്തിന് പേര് പറയുന്നു, ചിലയിടത്ത് മായയ്ക്കും പേര് പറയും അവ്യക്തം. ഇവിടെ അവ്യക്തം എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമാകാത്തതുകൊണ്ട് തന്നെ എന്താണ് സഗുണമൊന്നും നിർഗുണമൊന്നും എല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അത് വ്യക്തമാകുന്നില്ല. അതുകൊണ്ട് അവ്യക്തമായിരിക്കുന്ന ബ്രഹ്മത്തെയാണ് ഇവിടെ ഊർധ്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂലമെന്ന് പറഞ്ഞാൽ അറിയാം, വേര്, ചുവട് എന്നൊക്കെ അർത്ഥം. ബ്രഹ്മം ചുവടായിരിക്കുന്ന അല്ലെങ്കിൽ വേരായിരിക്കുന്നതാണ് ഈ സംസാരവൃക്ഷം. അതാണ് ഊർധ്വമൂലം. ഊർധ്വം എന്ന് പറയുന്ന അവ്യക്തമായ ബ്രഹ്മം, ആ ബ്രഹ്മം മൂലമായിരിക്കുന്ന വേരായിരിക്കുന്നത് ഏതോ, അതാണ് ഈ സംസാരം. അപ്പൊ ഈ സംസാരത്തിന്റെ വേര് ബ്രഹ്മമാണെന്നർത്ഥം. ഊർധ്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ഊർധ്വമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം. എല്ലാ ദിവസവും ഊർധ്വമൂലം ഊർധ്വമൂലം എന്ന് പറയും. എന്താണെന്ന് കാര്യം പിടികിട്ടാതെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് പറയുന്നത്. ഊർധ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം. അതും ഇവിടെ ഭാഷ്യകാരം പറയുന്നു മായാശക്തിമത്. മായാശക്തിയോടുകൂടിയിരിക്കുന്ന ബ്രഹ്മം എന്ന് എടുത്തു പറയുന്നത് എന്തുകൊണ്ട്? കാരണം ഈ സംസാരത്തിന് സംബന്ധിച്ചിടത്തോളം ഉത്തരവാദി ബ്രഹ്മമല്ല. ബ്രഹ്മം ഈ ഇതൊന്നും സൃഷ്ടിച്ചിട്ടേ ഇല്ല. ഏത് ബ്രഹ്മം? ഇവിടെ പറയുന്ന പരമാർത്ഥ ബ്രഹ്മം, നിർഗുണ ബ്രഹ്മം. അതൊന്നിനും കാരണമല്ല. അതുകൊണ്ട് ഇവിടെ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അത് മായാശക്തിയോടുകൂടിയിരിക്കുന്ന സർവീശ്വരനാണ്. അപ്പൊ ആ മായാശക്തിമാനായിരിക്കുന്ന സർവീശ്വരനെയാണ് ഇവിടെ ഊർധ്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിന് വേരായിരിക്കുന്നത്. ഈ സംസാര വൃക്ഷത്തിന്, സംസാരമാകുന്ന വൃക്ഷത്തിന്, എന്നുവെച്ചാൽ നമ്മൾക്ക് അനുഭവപ്പെടുന്നതും നമുക്ക് അനുഭവപ്പെടാത്തതും കൂടെ ചേർത്താണ് സംസാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. വ്യക്ത അവ്യക്ത രൂപത്തിലിരിക്കുന്ന ഈ സംസാരത്തിന്, സംസാരത്തിന് കാരണമായിരിക്കുന്നതാണ് ആ ഊർധ്വം. ഊർധ്വമൂലം എന്ന് പറയുന്നത് ഈ സംസാരം തന്നെ. ഊർധ്വം എന്ന് പറയുന്നത് മായാശക്തിയോടുകൂടിയിരിക്കുന്ന ബ്രഹ്മവും. ഊർധ്വമൂലം എന്ന് പറയുന്നത് ഊർധ്വം മൂലം അസ്യ എന്ന് ബൗരി സമാസമാണ്. അന്യപദാർത്ഥ പ്രധാനമാണ്. അതുകൊണ്ട് അതിനെ പറഞ്ഞ അശ്വത്ഥം. ഈ സംസാരത്തെ ഒരു വൃക്ഷമായിട്ടുള്ള രൂപക കൽപ്പനയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബ്രഹ്മവ്യക്തം മായാശക്തിമത് തദ്മൂലമസ്യേതി സ്വയം സംസാരവൃക്ഷ ഊർധ്വമൂല. അപ്പൊ ഊർധ്വമൂല എന്ന് പറയുന്ന ഒരു പദത്തിന്റെ അർത്ഥം, രണ്ട് പദങ്ങൾ കൂടിച്ചേർന്ന ആ ഒരു പദത്തിന്റെ അർത്ഥം എന്താണ്? സംസാരവൃക്ഷം എന്നോ, സംസാരമാകുന്ന വൃക്ഷം. അതായത് നമ്മൾ ഈ കാണുന്ന വൃക്ഷങ്ങളൊന്നും സംസാരമല്ല, മറിച്ച് ഈ കാണുന്ന സർവം ചേർന്ന് കഴിഞ്ഞാൽ അതൊരു വൃക്ഷമാകും. അതിന് വൃക്ഷമെന്ന് കൽപ്പിക്കുന്ന എന്തുകൊണ്ട്? പല കാരണങ്ങളുണ്ട്. അതിന് പ്രധാനമായ കാരണം അത് നശിച്ചു പോകുന്നുണ്ട്. ഉടനെ നശിക്കത്തില്ല, പക്ഷെ കാലപ്പഴക്കം കൊണ്ട് നശിക്കും, ദീർഘകാലം നിന്നിട്ട് നശിക്കും. അതുകൊണ്ടാണ് അതിന് അശ്വത്ഥം എന്ന് പറഞ്ഞത്. അശ്വത്ഥത്തിന് രണ്ടർത്ഥമുണ്ട്. എന്താണ്? ഒന്ന്, അത് എളുപ്പം നശിക്കുന്നതല്ല. മറ്റൊന്ന്, എന്തായാലും നശിക്കുന്നതാണ്. രണ്ടർത്ഥമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് നശിക്കും. നാളെ നിലനിൽക്കുന്നതല്ല അത്, പക്ഷെ ഇന്നിപ്പോ നമുക്കത് സത്യമായി അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ അശ്വത്ഥം എന്ന് പറയുന്ന പേര് സംസാരത്തിന് വളരെ യോജിക്കുന്നതാണ്. കാരണം സത്യമാണെന്ന് തന്നെ അനുഭവപ്പെടുന്നു, അങ്ങനെ അനുഭവപ്പെട്ടാലും നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് അതിന് അശ്വത്ഥം എന്ന് പേര് കൊടുത്തു. തന്മൂലമസ്യേതി സ്വയം സംസാരവൃക്ഷ ഊർധ്വമൂല. ശ്രുതി ശ്രുതിയും പറയുന്നുണ്ട്, ഊർധ്വമൂലോ അവാക്ശാഖ യേശു അശ്വത്ഥ സനാതന ഇതി. മഹാഭാരതത്തിലാണെങ്കിലോ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. പുരാണേച്ച അവ്യക്തമൂലപ്രഭവ തസീവാനുഗ്രഹോത്ഥിത ബുദ്ധിസ്കന്ധം മയശ്ചൈവ ഇന്ദ്രിയാന്തരകോടര മഹാഭൂതവിശാഖശ്ച വിഷയീ പത്രവാൻസ്തഥാ ധർമാധർമ്മ സുപുഷ്പശ്ച സുഖദുഃഖഫലോദയ ആജീവ്യ സർവഭൂതാനാം ബ്രഹ്മവക്ഷസനാതന ഏതത് ബ്രഹ്മവനം ചൈവ ബ്രഹ്മാചരിതി നിത്യശഃ ഏതത് ചിത്വാ ച ഭിത്വാ ച ജ്ഞാനേന പരമാസിന തദശ്ചാത്മരതിം പ്രാപ്യ യസ്മാൻ നാവർത്തതേ പുനഃ. മഹാഭാരതത്തിൽ പല ഭാഗങ്ങളിലും ഇതേ ആശയത്തിലുള്ള പല ശ്ലോകങ്ങളുമുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തെ ആകമാനം ഒരു വൃക്ഷമായി കൽപ്പിക്കുക, അത് സമഷ്ടി രൂപത്തിലും വ്യഷ്ടി രൂപത്തിലും ഉള്ള വൃക്ഷമായി കൽപ്പിക്കുക, അത് തന്നെയാണ് ഈ ജീവൻ, അത് തന്നെയാണ് ഈ സമസ്ത പ്രപഞ്ചവും എന്നിങ്ങനെ കൽപ്പിക്കുക. ഇതിന് കാരണമായിരിക്കുന്നത് മായാശക്തിയോടുകൂടിയ പരമാത്മാവാണെന്ന് കൽപ്പിക്കുക. മഹാഭാരതത്തിൽ പല ഭാഗത്തിലും വരുന്നതാണ്. അതിൽ നിന്ന് ഒരു ഉദാഹരണമാണ് ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഊർധ്വം മൂലമധശാഖം അശ്വത്ഥം ബ്രാഹുരമ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സമേദവിത്. Thank you.